ഗീത നാലാം അധ്യായം നാൽപ്പത്തി ഒന്നാമത് ശ്ലോകം. അടുത്ത് ചർച്ച ചെയ്യുന്നത് സംശയം നശിച്ച് നിശ്ചയബുദ്ധി വന്ന യോഗിയെക്കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു യോഗിക്ക് കർമ്മബന്ധനങ്ങളില്ല, അതാണ് അടുത്ത് പറയുന്നത്. യോഗസന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. യോഗസന്യസ്തകർമാണം പരമാർത്ഥദർശനലക്ഷണേന യോഗേന സന്യസ്ഥാനി കർമാണി യേന പരമാർത്ഥദർശിന ധർമാധർമാഖ്യാനി തം യോഗസന്യസ്തകർമാണം. യോഗം കൊണ്ട് കർമ്മങ്ങളെ സന്യസിച്ചവൻ. യോഗം കൊണ്ട് കർമ്മങ്ങളെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ യോഗം തന്നെയാണ്, കർമ്മയോഗം തന്നെയാണ് കർമ്മത്യാഗവും, രണ്ടുമൊന്ന് തന്നെ. ഗീതയിൽ മുഖ്യമായിട്ട് ഇവിടെ ഭഗവാന്റെ ഉപദേശം അതാണ്, കർമ്മസന്യാസം കർമ്മയോഗം തന്നെ. കുറുവൻ നബി നനിപ്പിയതെ, കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മം അവനെ ബന്ധിക്കുന്നില്ല. ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും വേറെയല്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അത് ബന്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ കർമ്മസന്യാസം. അത് അവിടുത്തെ ചാവർച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു യോഗസന്യസ്ത കർമ്മമാണ്, യോഗം കൊണ്ട് കർമ്മത്തെ സന്യസിച്ചവൻ. ആ യോഗത്തിൽ മുഖ്യമായി വരുന്ന എന്താണ്? വിവേകമാണ്. അതുകൊണ്ട് പറഞ്ഞു പരമാർത്ഥ ദർശന ലക്ഷണേന യോഗേന. പരമാർത്ഥ ദർശൻ, പരമാർത്ഥത്തെ കുറിച്ചുള്ള അറിവ്, അറിവുകൊണ്ട് സന്യസ്ഥാനി കർമാണി ഏന. അല്ലാതെ കർമ്മം ചെയ്യാതിരിക്കലല്ല കർമ്മസന്യാസം. പരമാർത്ഥ ദർശന, എന്ത് കർമ്മങ്ങളെയാണ് ത്യജിച്ചത്? ധർമാധർമാഖ്യാനി, പുണ്യപാപങ്ങളെയെല്ലാം. പുണ്യപാപങ്ങളെയെല്ലാം അവന്റെ അന്ധക്കരണത്തിൽ നിന്നും ത്യജിച്ചു കഴിഞ്ഞവൻ തം യോഗസന്യസ്ത കർമ്മമാണ്. കഥം യോഗസന്യസ്ത കർമ്മ ഇത്യാഹ ജ്ഞാനേന ആത്മീയ ആത്മ ഈശ്വരേകത്വ ദർശന ലക്ഷണേന സംശ്ചിന്ന സംശയോ യസ്യ സ ജ്ഞാന സംശ്ചിന്ന സംശയ. യോഗം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചു, ജ്ഞാനം കൊണ്ട് സംശയം ഛിന്നമായി നശിച്ചു. നിശ്ചയാത്മികമായ ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിയെ പ്രാപിച്ചവൻ സംശയങ്ങൾ ആധ്യാത്മിക സാധനകളിലും അതിന്റെ ഫലത്തിലും സംശയങ്ങളില്ലാത്തവൻ. അതാണ് ഇവിടെ സംശയം നശിക്കുക എന്ന് പറയുന്നത്. എന്താണ് സാധന, എന്താണ് സാധ്യം എന്നുള്ള കാര്യത്തിൽ മനസ്സിൽ യാതൊരു ആശയക്കുഴപ്പമില്ലാത്ത ജ്ഞാന സംശ്ചിന്ന സംശയം. ഇവിടെ ജ്ഞാനം എന്താണ്? അദ്വൈത മതമനുസരിച്ചാണെങ്കിൽ ആത്മ ഈശ്വര ഏകത്വ ദർശനം. ദ്വൈതികളും മറ്റും അത് പലതരത്തിൽ പറയും. ഇവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ചത് ഈശ്വരേകത്വ ദർശനമാണ്, സമദർശനം, ആത്മീയത്വ ദർശനം. അതുകൊണ്ട് സംശയങ്ങളെല്ലാം മാറിയവൻ. കാരണം സംശയത്തെ നിവർത്തിപ്പിക്കുന്നത് നിശ്ചയാത്മികയായ ബുദ്ധിയാണ്. ലൗകികമായ സംശയത്തെ പോലും, ഒരു വിഷയത്തിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംശയം നിശ്ചയം കൊണ്ട് മാറും. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ചും സാധനയെ സംബന്ധിച്ചും ഫലത്തെ സംബന്ധിച്ചും എല്ലാം വരുന്ന സംശയങ്ങൾ ഇവിടെ ആത്മീകത്വം ദർശനം സമദർശിത്വം അതുകൊണ്ട് മാറുന്നു. ഇവ രണ്ടു കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന് കർമ്മയോഗം കൊണ്ട് തന്നെ കർമ്മങ്ങളെ സന്യസിക്കുക, മറ്റൊന്ന് നിശ്ചയാത്മികമായ ആ ബുദ്ധി കൊണ്ട് മനസ്സിന്റെ വികല്പങ്ങളെല്ലാം ഇല്ലാതാകുക. ഏവം യോഗസന്യസ്ത കർമ്മ, അങ്ങനെയുള്ള ആ യോഗസന്യസ്ത കർമ്മ, തം ആത്മവന്തം അപ്രമത്തം ഗുണചേഷ്ടാരൂപേണ ദുഷ്ടാനി കർമാണിന നിബദ്ധനന്തി അനിഷ്ടാരൂപം ഫലം ന ആരഭന്തേ ഹേ ധനഞ്ജയ ന കർമാണി നിബദ്ധനന്തി. അപ്പോൾ കർമ്മം അവനെ ബന്ധിക്കുന്നില്ല. കർമ്മം ബന്ധിക്കാതിരിക്കുന്നതിന് ഇവിടെ അർജുനൻ ചെയ്തതുപോലെ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുകയല്ല വേണ്ട. കർമ്മയോഗത്തിലൂടെ കർമ്മത്തിൻ്റെ ബന്ധന സ്വഭാവത്തെ നശിപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ആത്മബന്ധം, ആത്മവാനായിരിക്കുന്നു. പല ഭാഗത്തും പറയും ആത്മവാനായിരിക്കുക എന്ന് പറയുന്ന എന്താണ്? അപ്രമത്തം, അവൻ പ്രമാദമില്ലാതിരിക്കുന്നു. പ്രമാദം എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ. അവന്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ എല്ലാം സംഭവിക്കാമെന്നുള്ള വീഴ്ചകൾ. എങ്ങനെയുള്ള വീഴ്ചകൾ? സാധനമാർഗത്തിൽ സംഭവിക്കാമെന്നുള്ള വീഴ്ചകൾ, ആത്മീയ പുരോഗതിയിൽ സംഭവിക്കാമെന്നുള്ള പിഴവുകൾ, അതില്ലാതിരിക്കുക, അതാണ് അപ്രമാദം എന്ന് പറയുന്ന അവസ്ഥ. വ്യക്തമായ തത്വബോധം ഉണ്ടായിരിക്കുക, അതിൽ പിശവ് പറ്റാതിരിക്കുക, അതാണ് അപ്രമത്തം എന്ന് പറയുന്നു. അവൻ പ്രമാദരഹിതനായിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ എങ്ങനെ ഗുണചേഷ്ടാരൂപേണ, കർമ്മങ്ങൾ ഗുണചേഷ്ടകളാണെന്ന് നേരത്തെ പറഞ്ഞു. ഗുണ ഗുണേഷ് വർത്തന്തേ, ഗുണങ്ങളുടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമാണ് കർമ്മം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, മനസ്സ് അതിൻ്റെ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, കർമ്മേന്ദ്രിയങ്ങൾ ശരീരം അതിൻ്റെ വിഷയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതിപ്രവർത്തനങ്ങൾ ശരീരത്തിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും സംഭവിക്കുക, അതാണ് ഗുണചേഷ്ട. അതിന് കാരണമായിരിക്കുന്നത് ഗുണനിയമങ്ങളാണ്. കർമ്മങ്ങളെ അങ്ങനെ മനസ്സിലാക്കുന്നു വെച്ചാൽ അത് കേവലം ഗുണചേഷ്ടകളാണ്, അതിന് തൻ്റെ സ്വരൂപവുമായി യാതൊരു ബന്ധവുമില്ല, ആത്മാവുമായിട്ട് അതിന് ബന്ധമില്ല എന്നിങ്ങനെ കർമ്മങ്ങളവൻ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ദുഷ്ടാനി കർമാണിന ബന്ധനത്തി, ദുഷ്ടകർമ്മങ്ങൾ അവനൊരിക്കലും ബന്ധിക്കുന്നില്ല. ദുഷ്ടകർമ്മങ്ങളുടെ ബന്ധം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അനിഷ്ടാതിരൂപം ഫലം, അനിഷ്ടഫലത്തെ ഉണ്ടാക്കുന്നു. ദുഷ്ടകർമ്മങ്ങൾ അനിഷ്ടഫലത്തെ ഉണ്ടാക്കുന്നു. സാധാരണഗതിയിൽ യുദ്ധവും ദുഷ്ടകർമ്മമാണ്, ഹിംസാത്മകമായ കർമ്മമാണ്. പക്ഷേ ഇവിടെ യോഗിയെ സംബന്ധിച്ച് യുദ്ധവും അനിഷ്ടഫലത്തെ ഉണ്ടാക്കുന്നില്ല. ഈ തരത്തിലാണെങ്കിൽ യോഗം കൊണ്ട് ആ കർമ്മത്തെ തിരിക്കുകയും ജ്ഞാനം കൊണ്ട് സംശയ മനസ്സിൻ്റെ സംശയം തുടങ്ങിയ വിക്ഷേപങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരുവനെ അവനോട് പ്രത്യേകം എടുത്ത് പറയുന്നത് ദുഷ്ടകർമ്മങ്ങൾ പോലും ദുഷ്ടമാണെന്ന് മറ്റുള്ളവർ കരുതുന്നതായ കർമ്മങ്ങൾ പോലും ബന്ധിക്കുന്നില്ല, അതിൻ്റെ ആ ദുഷ്ടത ഇല്ലാതാകുന്നു, സ്വധർമ്മമായി തീരുന്നു. അനിഷ്ടാതിരൂപം ഫലം നാരഭതി, അർജുനന്റെ സംശയം ഏതാണ് യുദ്ധത്തെ സംബന്ധിച്ച്? അത് നരകഫലത്തെ ഉണ്ടാക്കും. പറയുന്നു അതുണ്ടാകത്തില്ല ഹേ ധനഞ്ജയ. അടുത്ത് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, നീ ധൈര്യമായി യുദ്ധം ചെയ്യുക, അത് സ്വധർമ്മമായിരിക്കുമ്പോൾ അത് പുണ്യപാപ തലത്തെ അതിക്രമിക്കുന്നു, അതിൽ കൊണ്ട് പുണ്യപാപങ്ങൾ സഞ്ചയിക്കത്തില്ല, അത് നിനക്കൊരിക്കലും ബന്ധനകാരിയായില്ല, അത് നിന്റെ ധർമ്മമായതുകൊണ്ടാണ് എന്ന് പറയുന്നു. ധനഞ്ജയ അല്ലയോ അർജുന, യോഗസന്യസ്ത കർമാണം, യോഗം കൊണ്ട് കർമ്മങ്ങളെ സന്യസിച്ചവനും. ജ്ഞാനസംശയം, ജ്ഞാനം കൊണ്ട് സംശയങ്ങളെല്ലാം ഛിന്നമായവനും, അത് പ്രത്യേകം പറയുന്നത് മുമ്പ് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. സംശയാത്മാവിനെ സ്ഥിതി എന്ന് പറഞ്ഞു. അതുകൊണ്ടിവിടെ പറയുന്നു സംശയത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് സംശയങ്ങൾ നശിച്ചവനും ആത്മബന്ധം പ്രമാദരഹിതനുമായ ഒരുവനെ കർമാണി ന നിബന്ധനന്തി, കർമ്മങ്ങൾ ഒരിക്കലും ബന്ധിക്കുന്നില്ല. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധനന്തി ധനഞ്ജയ തസ്മാദ് അജ്ഞാന സംഭൂതം പ്രസ്തം ജ്ഞാനാസിനാത്മനാ ചിത്വേനം സംശയം യോഗം ആതിഷ്ടോത്തിഷ്ഠ ഭാരത. ഭാഷ്യം യസ്മാത് കർമ്മയോഗ അനുഷ്ഠാനാത് അശുദ്ധിക്ഷേ ഹേതുക ജ്ഞാന സംഛിന്ന സംശയോ ന നിബദ്ധ്യതി കർമ്മഭി ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മത്വാദേവ യസ്മാശ്ച ജ്ഞാനകർമാനുഷ്ഠാന വിഷയ സംശയവാൻ മിനശ്യതി. ജ്ഞാനകർമാനുഷ്ഠാന വിഷയ സംശയവാൻ മിനശ്യതി. ജ്ഞാനകർമാനുഷ്ഠാനം, എന്താണ് കർമ്മം, എന്താണ് കർമ്മയോഗം, എന്താണ് കർമ്മസന്യാസം, എന്താണ് ജ്ഞാനം, ഇത്തരം കാര്യങ്ങളിൽ സംശയമുള്ളവന് ഇവിടെ സാധന മാർഗത്തിൽ പുരോഗമിക്കാൻ കഴിയത്തില്ല. മാത്രമല്ല അവൻ നശിക്കുകയും ചെയ്യുന്നു. മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടും കർമ്മയോഗാനുഷ്ഠാന അശുദ്ധിക്ഷയഹേതുക ജ്ഞാന സംഛിന്ന സംശയം, കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് അവന്റെ സംശയം നശിക്കുന്നു. അശുദ്ധി ക്ഷയഹേതുകൾ, അതാണ് അശുദ്ധിക്ഷയത്തിന് കാരണമായിരിക്കുന്നത്. കർമ്മയോഗാനുഷ്ഠാനം അവന്റെ മനസ്സിന്റെ അശുദ്ധിയെ നശിപ്പിക്കുന്നു, ഛിന്ന സംശയനായിത്തീരുന്നു. കർമ്മഭീന നിബദ്ധ്യത, അവൻ പിന്നെ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മത്വാദേവ, ജ്ഞാനാഗ്നി അവന്റെ കർമ്മങ്ങളെ ദഹിപ്പിച്ചിരിക്കുന്നു. കർമ്മയോഗാനുഷ്ഠാനം, ആ കർമ്മയോഗാനുഷ്ഠാനത്തോടൊപ്പം തന്നെ വിവേക സമ്പാദനം, അതുകൊണ്ട് അവന്റെ അശുദ്ധിക്ഷയം അന്ധകരണത്തിൽ സംഭവിക്കുന്നു. അവൻ ആർജിക്കുന്ന ആ വിവേകം അവന്റെ മനസ്സിന്റെ വികല്പങ്ങളെ ഇല്ലാതാക്കുന്നു, അവന് മാർഗത്തിൽ ദൃഢതയെ കൊടുക്കുന്നു. അതുകൊണ്ട് അവൻ വന്നുചേരുന്ന ആ അസംഗത അത് അവനെ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാക്കുന്നു. അതിന് കർമ്മയോഗ അനുഷ്ഠാനം കൂടിയേ തീരൂ. അതാണ് ഇവിടെ പറയുന്നത് തസ്മാത് പാപിഷ്ഠം അജ്ഞാന സംഭൂതം അജ്ഞാന അവിവേക ജാതം ഹൃസ്തം ഹൃദി ബുദ്ധോസ്ഥിതം ജ്ഞാനാസിന ശോകമോഹാദി ദോഷഹരം സമ്യക് ദർശനം ജ്ഞാനം തദേവാസി ഖഡ്ഗ തേന ജ്ഞാനാസിന ആത്മന സ്വസ്യ ആത്മവിഷയത്വ സംശയസ്യ. പറയുന്നു, അതുകൊണ്ട് ഇവിടെ അർജുനോട് ആവശ്യപ്പെടുന്നത് നിന്റെ സംശയത്തെ ഇല്ലാതാക്കും. കാരണം അർജുനൻ ഇവിടെ പല സംശയങ്ങളും ഉന്നയിച്ചു. യുദ്ധത്തെ സംബന്ധിച്ച്, തന്റെ കർത്തവ്യത്തെ സംബന്ധിച്ചു അവിടെ പറഞ്ഞല്ലോ, യദ്വാ ജയേമ എരിവാ ജയേയു, ഇങ്ങനെ ഇതെല്ലാം സംശയങ്ങളാണ്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ അർജുനന് ചില നിശ്ചയങ്ങളുണ്ടായി. ആ സംശയത്തിൽ നിന്നുകൊണ്ടുള്ള നിശ്ചയങ്ങളാണ്, കൂടുതൽ സംശയങ്ങളായിരിക്കും. ഇത് നരക ജന്മത്തിന് കാരണമായി തീരുകയും വർണ്ണസങ്കരത്തെ ഉണ്ടാക്കും. ഒരുപാട് സംശയങ്ങൾ അർജുനൻ പറഞ്ഞു. ഇതിനും ഭേദമാണ് ഭിക്ഷാന്നം സ്വീകരിക്കുന്നത്. അവിടെ പറഞ്ഞു, എനിക്ക് ഒരു നിശ്ചയത്തിലെത്താൻ കഴിയുന്നില്ല. അർജുനൻ തന്നെ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? സ്വധർമ്മത്തെ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. കർമ്മത്യാഗമാണോ അതോ കർമ്മ അനുഷ്ഠാനമാണോ? അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അർജുനനെ സംബന്ധിച്ച് കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അർജുനന് കർമ്മത്തെക്കുറിച്ച് അറിയാമായിരുന്നു, കർമ്മത്യാഗത്തെ അറിയാമായിരുന്നു, സന്യാസം. അല്ലാതെ കർമ്മയോഗം എന്ന് പറയുന്നൊരു വിഷയം അർജുനന്റെ മനസ്സിലേക്ക് കടന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംശയം വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? കർമ്മയോഗത്തെ ഉപദേശിക്കുന്നു. തസ്മാത് പാപിഷ്ഠം, ഈ സംശയം അത് മഹാപാപത്തെ ഉണ്ടാക്കുന്നതും അത് പാപത്തിൽ നിന്നും ഉണ്ടാകുന്നതുമാണ്. അജ്ഞാന സംഭൂതം, അതിൻ്റെ നിലനിൽപ്പ് തന്നെ പാപത്തിലാണ്. അതിന് കാരണം അവിവേകമാണ്, അജ്ഞാനമാണ്. അതാണ് അജ്ഞാന അവിവേകാജ്ഞാതം അജ്ഞാന സംഭൂതം ഹൃസ്ഥം ഹൃദി ബുദ്ധോ സ്ഥിതം. അത് അന്ധക്കരണത്തിൽ ദൃഢമായിരിക്കുകയാണ് ഈ സംശയം. അതെപ്പോഴും കൂടെ ഉള്ളതാണ്. ഒരു സാധകനോട് കൂടെ ഇരിക്കുന്നതാണ് ഈ സംശയം. ഹൃദയസ്ഥിതം പറയുന്നു, ബുദ്ധിയിൽ അത് ദൃഢമായിരിക്കുന്നതാണ്. അതിനെ ജ്ഞാനാസിന ശോകമോഹാദി ദോഷഹരം, ഈ സംശയം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ശോകമോഹാദികളെ ഇല്ലാതാക്കുന്നതായ ജ്ഞാനമാകുന്ന അഗ്നി, ജ്ഞാനത്തെ അഗ്നിയോടും ഇവിടെ വാളിനോടും വമിക്കുകയാണ്. അസംഗ ശസ്ത്രേണ 15 അധ്യായത്തിൽ പറയും, അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നു, ജ്ഞാനമാകുന്ന വാളുകൊണ്ട്. മുമ്പ് ജ്ഞാനത്തെ അഗ്നിയോട് പറഞ്ഞു, ഇവിടെ ജ്ഞാനത്തെ വാളിനോട് പറഞ്ഞു. ഛേദിക്കുന്നത്, സംശയത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, സമ്യക് ദർശനം ജ്ഞാനം തദേവാസി. ഇവിടെ പറയുന്ന സമ്യക് ദർശനമാണ് ജ്ഞാനം, അത് തന്നെയാണ് വാള്. ഖഡ്ഗഹ തേന ജ്ഞാനാസിന, ആ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ആത്മനഃ സ്വസ്യ ആത്മവിഷയത്വ സംശയസ്യ. ഇവിടെ സംശയം, തന്റെ സംശയം, താൻ ആരെയാണ് ആത്യന്തികമായി സംശയിക്കുന്നത്? തന്നെ തന്നെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ആത്മവിഷയത്വ സംശയസ്യ. ആത്യന്തികമായി സംശയിക്കുന്ന തന്നെ തന്നെ എന്തുകൊണ്ട്? തന്റെ സ്വരൂപമാണ് ആത്മാവ് എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അതിലാണ് സംശയം വരുന്നത്. അത് ശരീരമായിട്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ മനസ്സായി അനുഭവപ്പെടുന്നു. അവിടെ സംശയം വരുന്നു, താനിതാണോ? അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നു താൻ ആത്മാവാണ്, അതാണോ? പക്ഷെ തന്റെ അനുഭവം മറിച്ചാണ്. തന്റെ അനുഭവം താനൊരു വ്യക്തിയായിട്ടാണ് തന്നെ അറിയുന്നത്. ആ വ്യക്തി ഒരു സംഘാത രൂപത്തിലാണ്, ശരീരവും മനസ്സും എല്ലാം കൂടി ചേർന്ന ഒരു സംഘാതമാണ്. അപ്പം ഇതെങ്ങനെ ആത്മാവായിത്തീരും? അങ്ങനെ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ഒരു ആത്മാവാണ് താനെന്ന് കരുതി കഴിഞ്ഞാൽ അതിലെങ്ങനെ ഈ വികാരങ്ങൾ സംഭവിക്കും? എങ്ങനെ ഈ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കും? ഇത്തരത്തിലുള്ള സംശയം എപ്പോഴും തന്നെ സംബന്ധിച്ചാണ്. ആത്മാവിനെ അന്വേഷിക്കുന്നവന് ആത്മവിഷയത്വ സംശയിക്കുക, തന്നെക്കുറിച്ച് സംശയം വരുന്നു. ആ സംശയം ആത്മനിഷ്ഠമായതുകൊണ്ട് ആ സംശയത്തെ ആത്മനിഷ്ഠമായ ജ്ഞാനത്തിനെ നശിപ്പിക്കാൻ പറ്റും. അത് പറയുന്നു, ഈ പരസ്യ സംശയ അവരേണ ചേത്തവ്യതാം പ്രാപ്ത. ഇവിടെ ഒരാളിന്റെ സംശയത്തെ മറ്റൊരാള് ദൂരീകരിക്കുക എന്നുള്ള ഒരിക്കലും സംഭവിക്കുന്നേ ഇല്ല. നമ്മൾ കരുതുന്ന നമ്മുടെ സംശയത്തെ എല്ലാം വേറൊരാൾ ദൂരീകരിച്ചു എന്ന്, ഒരിക്കലുമല്ല. നമ്മുടെ സംശയത്തെ നമുക്കേ ദൂരീകരിക്കാൻ പറ്റും. പിന്നെ മറ്റൊരാളിനെ സമീപിക്കുന്നു, ഗുരുവിനെ സമീപിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, ഗുരു സമാധാനം പറയുന്നു, നമ്മുടെ സംശയം മാറുന്നു. അവിടെ ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം കേവലം നിമിത്തം മാത്രം. സംശയം മാറ്റിയത് ആരാണ്? സ്വയം തന്നെ. എന്തുകൊണ്ട്? സംശയത്തെ മാറ്റിയത് ഗുരുവല്ല, ശാസ്ത്രമല്ല, മറിച്ച് ജ്ഞാനമാണ്. ജ്ഞാനാസിന, ജ്ഞാനമാകുന്ന അസി വാള്, അതാണ് സംശയത്തെ മാറ്റി. അതിവിടെ മാറ്റി, എവിടെയാണോ സംശയം നിലനിന്നത് അവിടെ, സംശയം നിലനിന്നത് എവിടെയാണ്? ആത്മവിഷയമായിട്ടാണ്, അവന്റെ അന്ധകരണത്തിലാണ്. അന്ധകരണത്തിലുണ്ടായ ജ്ഞാനമാണ് അന്ധകരണത്തിലുണ്ടായ സംശയത്തെ നീക്കിയത്. അപ്പോൾ അജ്ഞാനം, അജ്ഞാനകാര്യമായ സംശയം എവിടെയാണോ നിൽക്കുന്നത്, ഏതിനാണോ ബാധിച്ചിരിക്കുന്നത്, അതിൻ്റെ അന്ധകരണത്തെയാണ്. ആ അന്ധകരണത്തിൽ ഉദയം ചെയ്യുന്ന ജ്ഞാനം, അതാണ് സംശയത്തെ മാറ്റുന്നത്. അത് ബാഹ്യമായ ഒന്നല്ല. ബാഹ്യമായി അതിനുവേണ്ടി ആശ്രയിക്കുന്നതെല്ലാം കേവലം നിമിത്തങ്ങൾ മാത്രമാണ്. ഒന്നാണ് പറയുന്നത്, ഒരാളുടെ സംശയത്തെ ഒരിക്കലും മറ്റൊരാളിനെ നീക്കാൻ സാധ്യമല്ല. പരസ്യ സംശയ അവരേണ് ചേത്തവ്യതാം ന പ്രാപ്ത ഏന സ്വസ്ഥയതി വിശേഷിത. അതുകൊണ്ട് ഇവിടെ സ്വസ്ഥ എന്ന് എന്തിനു പറഞ്ഞു? അങ്ങനെ ഒരു ഒന്നും നടക്കത്തേ ഇല്ല. ഒരിക്കലും ഒരാളുടെ സംശയം വേറൊരാൾക്ക് ദൂരീകരിക്കാൻ കഴിയത്തില്ല. ഒരാളുടെ സംശയം അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ജ്ഞാനത്തിനെ അതിനെ ദൂരീകരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടെന്താണ്? ആത്മവിഷയോ വിശ്വസ്യൈവ ഭവതി. അതുകൊണ്ട് സംശയം എന്ന് പറയുന്നത് എപ്പോഴും തന്നെ സംബന്ധിച്ചാണ്, തൻ്റെ തന്നെ ഉള്ളിലുണ്ടാകുന്ന സംശയമാണ്. അതുകൊണ്ട് ഇവിടെ സംശയത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ഉള്ളിൽ തന്നെ സംബന്ധിച്ചുണ്ടായ സംശയങ്ങളെ നശിപ്പിക്കുക. ചിത്വീന സംശയം സ്വവിനാശഹേതുഭൂതം. ആ സംശയത്തെ നശിപ്പിക്കണം. അതാണ് തൻ്റെ വിനാശത്തിന് കാരണമായിരിക്കുന്നത്. നശിപ്പിച്ച യോഗം സമ്യക് ദർശന ഉപായ കർമാനുഷ്ഠാനം, നിന്റെ വിവേകം ദൃഢമാകുന്നതിന് ഉപകരിക്കുന്നതായ ആ കർമ്മയോഗാനുഷ്ഠാനം. അർജുനെ സംബന്ധിച്ച് യുദ്ധം, അതാണ് കർമ്മയോഗം. കർമാനുഷ്ഠാനം ആദിഷ്ഠ എന്ന് വെച്ചാൽ ചെയ്യൂ, കുരു ഇത്യർത്ഥ. ആദിഷ്ഠ എന്ന് വെച്ചാൽ ചെയ്യുക എന്ന്. അകർമ്മയോഗത്തെ ചെയ്യൂ. വെറും കർമ്മത്തെ ചെയ്താൽ പോരാ, വെറും യുദ്ധത്തെ ചെയ്താൽ പോരാ, അതിനെ യോഗാത്മകമാക്കണം. യോഗാത്മകമാക്കി അതനുഷ്ഠിക്കൂ. അതിനുവേണ്ടി ഉത്തിഷ്ഠ ചെയ്താനീ യുദ്ധായ ഹേ ഭാരത. അർജുനൻ യുദ്ധത്തെ ഉപേക്ഷിച്ച് തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു, ഉത്തിഷ്ഠ എഴുന്നേൽക്കുമെന്ന് വെച്ചാൽ തയ്യാറാകൂ. എന്തിന്? യുദ്ധായ, യുദ്ധത്തിനായിട്ട്. എപ്പോ? ഇദാനീം. ഇനി അതിന് വൈകാൻ പാടില്ല എന്ന് അർജുനനെ അവിടെ പറഞ്ഞ്, അർജുനൻ എപ്പോഴാണോ അതിനുവേണ്ടി തയ്യാറാകും. യുദ്ധത്തിന് ഒരുമ്പെടുന്നത് അവിടെ വെച്ച് ഉപദേശം അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഭഗവാൻ അത്രേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ, അർജുനനെ കർമ്മസന്നദ്ധനാക്ക. അതിനെ സംബന്ധിച്ചുള്ള എന്റെ മോഹം നശിച്ചു, സംശയങ്ങൾ നീങ്ങി, ധർമ്മം എന്താണെന്ന് എനിക്ക് വെളിവായി എന്ന് അർജുനൻ സമ്മതിക്കുമ്പോൾ പിന്നീട് ഉപദേശിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വീണ്ടും ആവശ്യപ്പെടുകയാണ്. മുമ്പ് പലതവണ ആവശ്യപ്പെട്ടു, പക്ഷെ ഇത് പറഞ്ഞിട്ടും അർജുനൻ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഉപദേശം തുടരുന്നത്. മുമ്പും പറഞ്ഞു, യുദ്ധായ കൃതനിശ്ചയ, യുദ്ധത്തിനായി നീ കൃതനിശ്ചയം ചെയ്യുക. എല്ലാം പറഞ്ഞിട്ടും വീണ്ടും അർജുനന് അതിനുവേണ്ടി സന്നദ്ധനാകാൻ കഴിയുന്നില്ല. വീണ്ടും അർജുനന്റെ മനസ്സിൽ സംശയം വരും, എന്ത് ചെയ്യണം? ജ്ഞാനമുണ്ടല്ലോ, കർമ്മമുണ്ടല്ലോ, എന്താ അനുഷ്ഠിക്കേണ്ടത്? അവിടെ അർജുനൻ ഇരുന്നുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഉപദേശം തുടരുകയാണ്. ഭരത അല്ലയോ അർജുന, തസ്മാ അതുകൊണ്ട്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അജ്ഞാനസംഭൂതം, അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായതും ഹൃസ്ഥം, നിന്റെ ഉള്ളിൽ ദൃഢമായിരിക്കുന്നതും ആയ ആത്മനഹ ഏനം സംശയം, നിന്റെ ഈ സംശയത്തെ. അത് വേണമോ ഇത് വേണമോ എന്നുള്ള സംശയം, കർമ്മം വേണമോ സന്യാസം വേണമോ എന്നുള്ള ഈ സംശയം, ഈ സംശയത്തെ ജ്ഞാനാസിന ചിത്വ, ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട്, വിവേകം കൊണ്ട് അതിനെ നശിപ്പിച്ചിട്ട്, യോഗം ആതിഷ്ഠ കർമ്മയോഗത്തെ അനുഷ്ഠിക്കൂ, ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ, തയ്യാറാകൂ കർമാനുഷ്ഠാനത്തിന് വരുമ്പോഴോ എന്ന്. തസ്മാത് അജ്ഞാന സംഭൂതം ഹ്രസ്തം ജ്ഞാനാസിനാത്മനഃ ചത്വേനം സംശയം യോഗം ആതിഷ്ടോത്തിഷ്ഠ ഭരത. ഈ പ്രകരണത്തിൽ ഈ ഭാഗത്ത് ചർച്ച ചെയ്തതും മുഖ്യമായിട്ടും കർമ്മയോഗത്തെക്കുറിച്ചാണ്. ആ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നതിന് വേണ്ടി ഈ കർമ്മം, ഈ കർമ്മയോഗത്തിൻ്റെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ, അത് അനാദി പരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണ്. ആ പരമ്പര തുടങ്ങി വെച്ചതും ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ശാസ്ത്രമനുസരിച്ച് എല്ലാ വിദ്യകളുടെയും ഉദ്ഭവം ഈശ്വരൻ നിന്നാണ്. കാരണം എല്ലാ വിദ്യകൾക്കും മൂലമായിരിക്കുന്നത് വേദമാണ്. വേദം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ തന്നെ ഋഷിമാർക്ക് വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് വിദ്യയുടെ പരമ്പര ഈശ്വരൻ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് പറഞ്ഞു ഈ പരമ്പരയും. പക്ഷേ ഈ പരമ്പരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇത് കർമ്മ അനുഷ്ഠാത കർമ്മയോഗമായതുകൊണ്ട് ആ കർമാനുഷ്ഠാതാക്കളിലൂടെ ആണിത് കടന്നു വന്നത്. അത് കാലം കൊണ്ടത് നഷ്ടം വന്നു. കർമ്മം എന്ന് പറയുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇവിടെ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്നതിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നു. ധർമ്മത്തെ നിലനിർത്തുന്നതിന് ധാർമ്മികമായ ഒരു യുദ്ധം, അതാണ് ചെയ്യാൻ പറയുന്നത്. ആ ധാർമ്മികമായ യുദ്ധം അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ അത് ഹിംസയ്ക്ക് വേണ്ടിയുള്ളതോ മറ്റാരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. അധർമ്മത്തിന് അത്രയും വൃദ്ധി വരുമ്പോൾ പറയുന്നു, ഇവിടെ പറഞ്ഞു താൻ തന്നെ അവതരിച്ച് എന്ന് പറഞ്ഞവിടെ ഈശ്വരന്റെ മനുഷ്യരൂപത്തിലുള്ള അവതാരം, ജന്മം, അതിനെയും ഇവിടെ പ്രമാണീകരിച്ചു. അതിനും പ്രമാണമായി ഉള്ള ഭാഗത്തെ അവതരിപ്പിച്ചു അവിടെ ഉപദേശിക്കുന്നത്. അവതാരം വരുന്നത് തന്നെ എന്താണ്, മനുഷ്യനെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ചരിപ്പിക്കാനാണ്. അപ്പോൾ മനുഷ്യനെ കർമ്മം ഉന്മുഖനാക്കേണ്ടി വരും. അപ്പോൾ കർമ്മത്തിൽ കർമ്മയോഗം വരും. അതുകൊണ്ട് വീണ്ടും ഈ അധ്യായത്തിലും മുഖ്യമായും കർമ്മയോഗത്തെക്കുറിച്ചാണ്. ആ കർമ്മയോഗം വിവേകത്തോടു കൂടിയതായിരിക്കണം. അതുകൊണ്ട് കർമ്മയോഗത്തിൻ്റെ ദർശനം അത് മുഖ്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്തു. കർമ്മണി അകർമ്മയെ പശി അകർമ്മണിച്ച കർമ്മം. അവിടെ തന്നെ കർമ്മത്തിൻ്റെ സന്യാസത്തെക്കുറിച്ചും പറഞ്ഞു. തസ്യ കാര്യം വിദ്യത എന്ന് വിശദീകരിച്ചതുപോലെ കർമ്മം യോഗി കർമ്മണി അഭിപ്രവൃത്തോപയോഗം. കർമ്മത്തിൽ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവനെ കർമ്മം ബന്ധിക്കുന്നില്ല. ഇനി അവൻ കർമ്മം അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ മുഖ്യമായി ഉപദേശിക്കുന്നത് കർമ്മത്തിന്റെ ബാഹ്യമായ ത്യാഗമല്ല, മറിച്ച് കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ആ കർമ്മം എങ്ങനെ അവനെ ബന്ധിക്കാതിരിക്കും എന്നുള്ള കാര്യമാണ്. കർമാനുഷ്ഠാനമാണ്, കർമ്മത്തെ ത്യജിക്കാനല്ല ഉപദേശിക്കുന്നത്. പക്ഷെ ആ കർമ്മ അനുഷ്ഠാനം ജ്ഞാനത്തോടുകൂടിയായിരിക്കുന്നു. അത് പറഞ്ഞു. അതിന് തടസ്സമായിരിക്കുന്ന, അതിനെ എങ്ങനെ നീക്കണം, അതിനുവേണ്ടി ഗുരുപസക്തി, ഗുരുവിനെ പ്രാപിക്കണം. അതിന് മുഖ്യമായി വേണ്ടത് ശ്രദ്ധയാണ്. ആ അങ്ങനെ ഗുരുവിനെ പ്രാപിച്ച് ജ്ഞാനത്തെ ആർജിക്കുന്നതിന് തടസ്സമായി വരുന്നത് സംശയം ആണ്. സംശയം ഏറ്റവും വലിയൊരു പ്രതിബന്ധമാണ്. അതിന് നിശ്ചയാത്മകമായ ജ്ഞാനം കൊണ്ട് ആ പ്രതിബന്ധത്തെ നിവർത്തിക്കണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കർമ്മയോഗത്തിന്റെ പ്രാധാന്യം, കർമ്മയോഗ അനുഷ്ഠാനത്തിന്റെ ആവശ്യകത, അതിനെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നില്ല, ഇവിടെ ഒരു അധ്യായമായിട്ട് വ്യാസഭഗവാൻ ഇതിനെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം വരുന്നുണ്ടാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ അർജുനനോട് ഇത് അവസാനിപ്പിച്ച് ഈ ശോകമോഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറാകാൻ പറയുമ്പോൾ വീണ്ടും അർജുനന് സംശയം ശേഷിക്കുകയാണ്. സംശയത്തെ നശിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ അതിനുള്ള നിശ്ചയാത്മകമായ ജ്ഞാനം അർജുനന് കൈവന്നില്ല. അതുകൊണ്ട് അർജുനൻ വീണ്ടും ചോദിക്കാനുണ്ട്. അർജുന ഉപവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി ഏതയോരേകം തന്മേ ബ്രോഹി സുനിശ്ചിതം. നാലാം അധ്യായത്തിന്റെ ആരംഭം നാലാം അധ്യായം തുടങ്ങുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. ഇതുപോലൊരു ചോദ്യം തന്നെയാണ് അവിടെയും ചോദിച്ചത്. അവിടെ സാഖ്യം യോഗം പറഞ്ഞു. ഇവിടെയും ഭഗവാൻ മറുപടി പറയുമ്പോൾ അതിനെ സാഖ്യമായും യോഗമായും തിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു. അതായത് ഇതുവരെ ഭഗവാൻ പറഞ്ഞത് കർമ്മയോഗത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ്, അതിനുവേണ്ടി വരുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ജ്ഞാനത്തെ ആർജിക്കാനും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറഞ്ഞെങ്കിലും അർജുനനെ സംബന്ധിച്ചുള്ള പ്രശ്നത്തിന് സമാധാനമായില്ല. അർജുനൻ ചിന്തിക്കുന്നത് ആത്മനിഷ്ഠമായിട്ട്, പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ്, അത് മനസ്സിലായി. കർമ്മസന്യാസത്തെക്കുറിച്ച് പറഞ്ഞു, കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അതെല്ലാം മനസ്സിലായി. പക്ഷെ തനിക്ക് താനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തത്വം മനസ്സിലാക്കിയുകൊണ്ട് മാത്രമായില്ല, തനിക്ക് പ്രായോഗികമായിരിക്കുന്ന എന്താണ് അതുകൂടി നിർദ്ദേശിക്കണമെന്നാണ് അടുത്ത് ആവശ്യപ്പെടുന്നത്. അത് നിശ്ചിതമായി പറയണം. നേരത്തെ അത് തന്നെ പറഞ്ഞത്, നിശ്ചിതമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറയുക, അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ആമുഖമായിട്ട് ഭാഷ്യകാരനോട് പറയുകയാണ്, കർമ്മണ്യകർമ്മയ പശ്യതിരഭ്യ സയോഗ കൃഷ്ണ കർമ്മകൃത് ജ്ഞാനാഗ്നിദഗ്ധ കർമ്മണം ശാരീരം കേവലം കർമ്മ കുറുവൻ എതിർച്ഛാലാപസന്തുഷ്ട ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി കർമ്മജാൻ വിദ്ധിത്താൻ സർവാൻ സർവം കർമാഖിലം പാർത്ത ജ്ഞാനാഗ്നി സർവകർമാണി യോഗസന്യസ്ത കർമാണം ഇത്യന്തേഹി വചനൈ. ഇതുവരെ ഭഗവാൻ കൊടുത്ത ഉപദേശങ്ങളുടെ മുഖ്യമായ ഭാഗത്തെ പറയുകയാണ്. സയുക്ത കൃഷ്ണ കർമ്മകൃത്, ആ കർമ്മയോഗത്തിൽ നിഷ്ഠ വന്നു കഴിഞ്ഞവൻ, അതിലൂടെ ജ്ഞാന നിഷ്ഠയെ പ്രാപിച്ചവൻ, അവൻ സർവകർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു. അവന് പിന്നെ കർത്തവ്യമായിട്ടൊന്നും ശേഷിക്കുന്നില്ല. അവന് പിന്നീട് കർത്തവ്യ ബോധത്തോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. ജ്ഞാനാഗ്നിദഗ്ധ കർമ്മമാണ്, ആ കർമ്മത്തെ ബീജത്തോടുകൂടി അവന്റെ ജ്ഞാനം നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അവന്റെ കർമ്മങ്ങൾ ശാരീരം കേവലം കർമ്മ കുറുവൻ, അവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വെറും ബാഹ്യമായിട്ടാണ്, ആ കർമ്മങ്ങളൊന്നും അവന്റെ അന്തരാത്മാവിനെ സ്പർശിക്കുന്നില്ല. അവൻ യതിയാണ്, ത്യാഗിയാണ്, എതിർച്ഛാലാഭസന്തുഷ്ട. അങ്ങനെ കർമ്മയോഗത്തെ അനുഷ്ഠിച്ച് കർമ്മസന്യാസി, ബാഹ്യമായും കൂടി കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞവൻ, കേവലം ജ്ഞാനനിഷ്ഠയിൽ മാത്രം മുഴുകിയിരിക്കുന്നവൻ, അവൻ എതിർച്ഛാലാഭസന്തുഷ്ടനാണ്, അവൻ യതിയാണ്, സന്യാസിയാണ്, ത്യാഗിയാണ്. അങ്ങനെയുള്ള ആ സന്യാസിയുടെ ഭാവന ജ്ഞാനം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നായിരിക്കും. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ, സർവം കർമാഖിലം പ്രാപ്ത കർമ്മം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ജ്ഞാനത്തിൽ അവസാനിക്കുന്നു. ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ദഹിപ്പിക്കുന്നു. യോഗസന്യസ്ത കർമ്മമാണ് അവസാനം പറഞ്ഞു. യോഗം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചവനല്ല, ബാഹ്യമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ചവനല്ല. ഇത്യന്തേയ വചന ഈ സർവകർമ്മ സന്യാസ അവോച ഭഗവാൻ. ഇവിടെ ഭഗവാൻ സർവകർമ്മ സന്യാസത്തെ ഉപദേശിച്ചു. ഇപ്പൊ ഗീതയിൽ സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമല്ല, മറിച്ച് കുറുവൻ നബി നലിപ്പ്യതേ ഭത്വാവിസ ഇമാൻ ലോകാൻ നായം ഹന്തിന ഹന്യതേ. ഇതാണ് അവിടുത്തെ സർവകർമ്മ സന്യാസം. ഇപ്പോ പുറമേ കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല സന്യാസത്തിന്റെ മാനദണ്ഡം. കാരണം പുറമേ ഒരാൾ കർമ്മം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും പുറമേ കർമ്മം ചെയ്തു കഴിഞ്ഞാലും അത് സന്യാസമാകുന്നില്ല എന്ന് പറഞ്ഞു. മറിച്ച് ആന്തരികമായ മാനസികമായ അവസ്ഥയ്ക്കാണ് മുഖ്യം. അപ്പോ ആന്തരികമായ ഭാവത്തിലൂടെ സർവകർമ്മ സന്യാസം സിദ്ധിക്കത്തുള്ളൂ. അങ്ങനെ സർവകർമ്മ സന്യാസം സിദ്ധിച്ച ഒരിൽ ചിലർ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു, ചിലർ കർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ല. ആ രീതിയിൽ സർവകർമ്മ അനുഷ്ഠാനം ആകുന്നു, സർവകർമ്മ സന്യാസമാകുന്നു. നിഷ്ഠയുടെ വിശദീകരിച്ചു. ഉപയോഗിച്ച കർമാനുഷ്ഠാന കർമ്മസന്യാസിയോ ചിത്വീനം സംശയം യോഗമാധിഷ്ഠിത്യനേന വചനേന യോഗം ച കർമാനുഷ്ഠാന കർമാനുഷ്ഠാന ലക്ഷണം ആധിഷ്ഠിക്കുവാണ്. ഭഗവാൻ കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും വിധിച്ചു. കർമ്മത്തെ ചെയ്യൂ എന്ന് പറഞ്ഞു. കർമ്മത്തെ ചെയ്യൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ പറയുകയാണ്. കർമ്മസന്യാസത്തിന് വേണ്ടി നീ കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിക്കേണ്ട, കർമ്മത്തെ യോഗമാക്കിയാൽ മതി, അത് തന്നെ സന്യാസം ആകുമെന്ന് പറഞ്ഞു. ഇനി അപൂർവമായി സംഭവിക്കുന്ന ബാഹ്യമായ കർമ്മസന്യാസത്തെക്കുറിച്ചും പറഞ്ഞു. അതും ഇവിടെ പറഞ്ഞു. ഏത്തയോ ഉപയോഗ കർമാനുഷ്ഠാന കർമ്മസന്യാസിയോ സാധാരണഗതിയിൽ കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതിഗതിവത് പരസ്പര വിരോധ, പരസ്പര വിരുദ്ധങ്ങളായ കാര്യമാണ്. കർമാനുഷ്ഠാനത്തിൽ കർത്തൃത്വ ബുദ്ധിയുണ്ട്, കർമ്മത്യാഗത്തിൽ അതില്ലതാണ് പരസ്പര വിരോധം. കർമാനുഷ്ഠാനവും കർമ്മ ത്യാഗവും തമ്മിൽ, അതായത് കർമാനുഷ്ഠാനത്തിൽ തുടങ്ങുന്ന കർമ്മയോഗം അവന്റെ കർത്തൃത്വ ബുദ്ധിയെ നശിപ്പിച്ച് അവനെ പരമാർത്ഥമായ കർമ്മസന്യാസത്തിൽ എത്തിക്കുന്നു. അത് ക്രമമായ ഒരു പ്രവർത്തനമാണ്. ഇതിനെ രണ്ടിനെയും രണ്ടായി വച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, കർമാനുഷ്ഠാനം കർമ്മത്യാഗം എന്ന് ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഇത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നില്ല. എന്തുകൊണ്ട്? ഒരിടത്ത് കർത്തൃത്വ ബോധം, മറ്റൊടത്ത് പൂർണ്ണമായ അഹന്ത ത്യാഗം. സഹ കർത്തുമശക്യത്വ, ഇത് ഒരേ സമയം അനുഷ്ഠിക്കാൻ സാധ്യമല്ല. കർമ്മയോഗവും കർമ്മ സന്യാസം, അതായത് കർത്തൃത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക, നിരഹങ്കാരമായ കർമ്മസന്യാസം, കർത്തൃത്വ ബോധരഹിതമായ കർമ്മ സന്യാസം, ഇത് രണ്ടും ഒരേ സമയം പറ്റത്തില്ല. ഒന്നിരിക്കുമ്പോൾ മറ്റൊന്ന് സംഭവിക്കത്തില്ല. കാലഭേദേന ച അനുഷ്ഠാന വിധാന അഭാവ, സാധാരണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് കാലമനുസരിച്ച്, വസന്തേ ബ്രാഹ്മണോ യജേത, വസന്തകാലത്തിൽ ബ്രാഹ്മണൻ ഇന്ന യാഗം ചെയ്യണം, ഇന്ന യാഗം ചെയ്യുന്നതിന് ഇന്ന കാലമാണ്, ഇങ്ങനെ കാലസംബന്ധിയായി വേദത്തിനും മറ്റും കർമാനുഷ്ഠാന വിധികളുണ്ട്. അതുപോലെ ഇവിടെ കർമ്മയോഗത്തെ കർമാനുഷ്ഠാനത്തെ കാലഭേദമനുസരിച്ച് വിധിക്കുന്നില്ല. ഇന്ന കാലത്തിൽ നീ കർമ്മം അനുഷ്ഠിക്കുക, ഇന്ന കാലത്തിൽ നീ കർമ്മത്തെ ത്യജിക്കുക, അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് കാലഭേദമനുസരിച്ച് ഇത് രണ്ടും വിധിച്ചിട്ടുമില്ല. ഒന്ന് അജ്ഞാനി ചെയ്യേണ്ടത്, മറ്റൊന്ന് വിവേകമുള്ളവൻ സംഭവിക്കുന്നത്. ഇനി രണ്ടും തമ്മിലൊരു പരസ്പര വിരോധമുണ്ട്. അർത്ഥാത് ഏതയോ അന്യതര കർത്തവ്യത പ്രാപ്തവും. അപ്പൊ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടെണ്ണത്തിൽ ഒന്നേ ചെയ്യാൻ പറ്റും. ഒന്നിൽ എല്ലാ കർമ്മങ്ങളും വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കർമ്മം ചെയ്യുക. രണ്ടിൽ ഒന്ന് പ്രാപ്തമായി വരുമ്പോൾ പ്രാപ്തവും സത്യം. യത് പ്രശസ്യതരം ഏതയോഹോ കർമാനുഷ്ഠാന കർമ്മസന്യാസിയോഹോ തത് കർത്തവ്യം, അതിന് ഏതാണോ ശ്രേഷ്ഠമായിട്ടുള്ളത് അത് ചെയ്യണം. ശ്രേയ ഏതയോരേകം, ഇതിൽ ശ്രേയസ് ഏതാണ്, ശ്രേഷ്ഠമായത് ഏതാണ്, അത് ചെയ്യണം, നൈതരത് മറ്റു ചെയ്യാൻ പാടില്ല, ഇത്യവം മന്യമാന. അങ്ങനെയാണ് അർജുനൻ ചിന്തിക്കുന്നത്. പ്രശസ്യതര ബുത്സയ, ശ്രേഷ്ഠമായത് ഏതാണ് എന്നറിയുന്നതിനുള്ള താല്പര്യത്തോടുകൂടി അർജുന വാച സന്യാസം കർമ്മണാം കൃഷ്ണ ഇത്യാദന. ഈ ഭാഗത്ത് അർജുനൻ ചോദിക്കുകയാണ്, സന്യാസത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞു, അതിലേതാണ് താൻ അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ചെയ്യുകയാണ്. നന്നു വെച്ച ആത്മവിദോ ജ്ഞാനയോഗേന നിഷ്ഠാം പ്രതിവിപാദയിഷത് പൂർവോദാഹൃദേഹി വചനേഹി ഭഗവാൻ സർവകർമ്മ സന്യാസം അവോചത് നദോ അനാത്മജ്ഞസ്യ. ഇവിടെ ഒരു ചോദ്യമാണ് വരുന്നത്, സിദ്ധാന്തത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ആത്മജ്ഞാനി ജ്ഞാനയോഗത്തിലൂടെയുള്ള നിഷ്ഠയാണ് ആത്മജ്ഞാനിക്ക് വേണ്ടി ഇവിടെ പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു, സർവകർമ്മ സന്യാസത്തെയും പറഞ്ഞു. തക്ത സർവ പരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറവന്നാപ്പനോതി കൽപ്പിഷോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, തക്ത സർവപരിഗ്രഹം, സർവപരിഗ്രഹങ്ങളെയും പരിത്യജിച്ചവന് പിന്നെ കർമ്മം ചെയ്യാൻ കഴിയത്തില്ല, പിന്നെ അവൻ ചെയ്യുന്നതോ കേവലം ശാരീര കർമ്മങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് കർമ്മസന്യാസത്തെയും പറഞ്ഞു. പിന്നതു അനാത്മജ്ഞസ്യ. പക്ഷെ കർമ്മയോഗവും കർമ്മസന്യാസവും പറഞ്ഞു, അത് കർമ്മസന്യാസം അജ്ഞന് വേണ്ടിയല്ല പറഞ്ഞത്. പിന്നതു അനാത്മജ്ഞസ്യ, ആത്മജ്ഞന് വേണ്ടിയിട്ടാണ് കർമ്മസന്യാസം പറഞ്ഞത്. അതഹ അതശ്ച കർമാനുഷ്ഠാന കർമ്മസന്യാസിയോർ ഭിന്ന പുരുഷ വിഷയത്വം. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരേ സമയം കർത്തൃത്വ ബോധത്തോടുകൂടിയ കർമ്മയോഗാനുഷ്ഠാനവും കർത്തൃത്വ പരിത്യാഗത്തോടുകൂടിയ കർമ്മസന്യാസവും ഒരു സമയത്ത് ഒരാൾക്ക് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഭിന്ന പുരുഷ വിഷയത്വം, ഇത് വെവ്വേറെ വ്യക്തികളാണ് അനുഷ്ഠിക്കേണ്ടത്. അന്യതരസ്യ പ്രശസ്യതരത്വസ്യ. അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്നു ഇതിലേതാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് പ്രശ്നം അനുഭവന്ന, ഈ ചോദ്യം ശരിയല്ല. എന്തുകൊണ്ട്, ഒരാൾക്ക് ഇത് രണ്ടു ഒരേ സമയം അനുഷ്ഠിക്കാൻ വയ്യാത്ത ഒരു കാര്യം, ഇതിലേതാണ് താൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് ശരിയല്ലെന്നാണ്. ഒരാൾക്ക് രണ്ടും പ്രാപ്തമായാലേ ഈ രണ്ടിലേതാണ് താൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഇതിൽ രണ്ടിലേതാണ് താൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ പൂർവക്ഷി പറയുന്ന ചോദ്യം. എന്തുകൊണ്ട് രണ്ട് വ്യക്തിക്ക് പറഞ്ഞിരിക്കുകയാണ്, കർമ്മസന്യാസം ജ്ഞാനിക്കും കർമ്മയോഗം അജ്ഞാനിക്കും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിൽ താൻ ഏത് ചെയ്യണമെന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും, കാരണം ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി പറഞ്ഞല്ല രണ്ട് വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞാണെന്നാണ്. ചോദ്യം ശരിയല്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ചോദ്യം കൊണ്ടുവരുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കർമ്മയോഗം, എന്താണ് കർമ്മസന്യാസം? കർമ്മസന്യാസത്തിൽ കർത്തൃത്വ ബോധമില്ല, അഹന്തയില്ല, മമതയില്ല, അജ്ഞാനമില്ല. കർമ്മയോഗത്തിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അർജുനൻ എങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും ഒരു വ്യക്തിക്ക് എന്നുള്ളത് പോലെ എന്നാണ്. സത്യമേവ തത് അഭിപ്രായണ പ്രശ്നം ഉപദ്ധ്യത. ഇവിടെ സമാധാനം പറയുന്നു, നിന്റെ അഭിപ്രായം അനുസരിച്ച്, അതായത് ചോദ്യകർത്താവിന്റെ അഭിപ്രായം അനുസരിച്ച് ഈ ചോദ്യം ശരിയല്ല. പ്രഷ്ടുഹു സ്വഅഭിപ്രായണ പുന പ്രശ്നം വൈദ്യതേ ഇത് വേദി പദാമോ. പക്ഷെ ഈ ചോദ്യം ചോദിച്ചാളുടെ അഭിപ്രായത്തിൽ, ഈ ചോദ്യത്തെക്കുറിച്ച് വേറൊരാൾ ആരോ ചോദിച്ചു, ഈ ചോദ്യം ശരിയാണോ പറയുന്നു. ആ ചോദ്യത്തെക്കുറിച്ച് പ്രശ്നം ഉന്നയിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ശരിയല്ല. പക്ഷെ ഭാഷകാരം പറയുന്നു, ഈ ചോദ്യം ചോദിച്ച ഒരു വ്യക്തി ഉണ്ടാരാണ് അർജുനൻ. അർജുനനെ സംബന്ധിച്ചിടത്തോളം പുനഃപ്രശ്നോ വിദ്യതേ ഈ ചോദ്യം ശരി തന്നെയാണ്. വേദി പദാമോ. അർജുനൻ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ യാതൊരു അനൗചിത്യവുമില്ല എന്നാണ്. കഥം, എന്തുകൊണ്ട്? പൂർവോദാഹൃദേഹി വചനേഹി ഭഗവത കർമ്മസന്യാസസ്യ കർത്തവ്യതയാ വിവക്ഷിതത്വാ പ്രാധാന്യം. മുമ്പ് പറഞ്ഞ വാക്കുകളിലൂടെ എന്താണ് ഭഗവാൻ, കർമ്മസന്യാസം ആണ് കർത്തവ്യം എന്ന് പറഞ്ഞു. മുഖ്യമായ കർത്തവ്യം കർമ്മസന്യാസമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അന്യതരേണച കർത്താരം തസ്യ കർത്തവ്യത്വ അസംഭവാത്. അന്തരേണച കർത്താരം തസ്യ കർത്തവ്യത്വ അസംഭവം. കർത്താവില്ലാതെ കർമ്മയോഗം സാധ്യമല്ല ഒരു അനുഷ്ഠിക്കുന്നതിന് എപ്പോഴും ഒരു കർത്താവ് വേണം. അനാന്തമിതവി കർത്താ പക്ഷേ പ്രാപ്തോ അനൂദ്യദേവ അനാത്മവിദ് ആത്മബോധമില്ലാത്തവൻ അവൻ കർമ്മയോഗത്തിന് അനുഷ്ഠാതാവാണ്. അവനിവിടെ ഭഗവാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, എന്നാ പുനർ ആത്മവിത് കർത്തൃകമേവ സന്യാസ സ്വീകരിച്ചത്. ഒരിക്കലും സന്യാസം എന്താണ്, എന്നാ പുനർ ആത്മവിത് കർത്തൃകത്വമേവ സന്യാസ സ്വീകരിച്ചതം. സന്യാസം എന്ന് പറയുന്നത് ആത്മവിത്തിന്റെ ഒരു ഒരു കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യുന്ന ഒരു അനുഷ്ഠാനമല്ല. സന്യാസത്തിൽ കർത്തൃത്വബോധമില്ല. ഏവം മന്വാനസ്യ അർജുനസ്യ കർമാനുഷ്ഠാന കർമ്മസന്യാസയോ അവിദ്വത് പുരുഷ കർത്തൃത്വം അപ്യസ്തീതി പൂർവോക്തേന പ്രകാരേണ തയോ പരസ്പര വിരോധാത് അന്യതരസ്യ കർത്തവ്യത്തെ പ്രാപ്തേ പ്രശസ്യതരം ച കർത്തവ്യന്ന ഇതര ഇതി പ്രശസ്യതര വിവിധയ പ്രശ്നവനാകുന്ന. ഇവിടെ അർജുനനൊരു സംശയം വരാം, എന്താണ് കർമ്മ അനുഷ്ഠാനവും കർമ്മസന്യാസവും അജ്ഞന് സാധ്യമാകുമോ? അവിദ്വത് പുരുഷ കർത്തൃകത്വം അപ്പി അസ്ഥി, അങ്ങനെ സംഭവിക്കാമോ എന്നൊരു സംശയം വരാം അർജുനൻ. എന്നുവെച്ചാൽ തനിക്ക് അർജുനോട് കർമ്മയോഗത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും പറഞ്ഞെങ്കിലും എന്നെപ്പോലെ അജ്ഞാനിയായ ഒരുവന് ഇത് രണ്ടും സാധ്യമാകുന്നു, കർമ്മയോഗം ചെയ്യാനും അതുപോലെ കർമ്മ സന്യാസം അനുഷ്ഠിക്കാനും സാധ്യമാകും. അജ്ഞ കർത്തൃകമാണോ സന്യാസം? അജ്ഞന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണോ സന്യാസം? അങ്ങനെ ഒരു സംശയം വരാം. അപ്പോൾ അജ്ഞനെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വരാം. അതുകൊണ്ട് ഈ പ്രശ്നം ചോദിക്കുന്നതിൽ അയുക്തിയൊന്നുമില്ല എന്നാണ്. പ്രതിവചന വാക്യാർത്ഥ നിരൂപണേനാവി പ്രഷ്ടുരഭിപ്രായവുമേവേദി ഗമ്യതേ. ഭഗവാൻ പറയുന്ന മറുപടിയെക്കുറിച്ച് ചർച്ച ചെയ്താലും മനസ്സിലാക്കുന്ന എന്താണ്, ചോദ്യകർത്താവിന്റെ താല്പര്യം ഇത് തന്നെയാണ്. എന്താണ് കർമ്മസന്യാസം അജ്ഞനാകാമോ? കർമാനുഷ്ഠാനം അജ്ഞന് വേണ്ടി തന്നെ അത് അർജുനനറിയാം, പക്ഷേ സന്യാസം അത് സാധ്യമാകുന്നു? അജ്ഞന് കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കാം. ഇതാണ് അർജുനന്റെ വിഷയം എന്നുള്ളത് സമാധാനത്തിൽ നിന്ന് മനസ്സിലാകാം. കഥം എങ്ങനെ സന്യാസ കർമ്മയോഗവും നിശ്രേയസകരവും തയോസ്തു കർമ്മയോഗവും വിശിഷ്യതി. സന്യാസ കർമ്മയോഗവും നിശ്രേയസകരവും, കാരണം ഇവിടെ ഭഗവാൻ മറുപടി പറയുമ്പോൾ എന്താണ് പറയുന്നത്? സന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസത്തെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമെങ്കിലും തയോസ്തു കർമ്മയോഗവും വിശിഷ്യത, അതിൽ കർമ്മയോഗ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. രണ്ടിലും നിശ്രേയസത്വത്തെ പറഞ്ഞിരിക്കുകയാണ്. ഇനി പ്രതിവചന ഏതം നിരൂപ്യം കിമനേന ആത്മവിത് കർത്തൃകയോ സന്യാസ കർമ്മയോഗയോ നിശ്രേയസകരത്വം പ്രയോജനമുക്ത തയോരേവ കുതശ്ചിത് വിശേഷാത് കർമ്മസന്യാസാത് കർമ്മയോഗസ്യ വിശിഷ്ടത്വം ഉച്ചത്. പറയുന്നു ഇവിടെ ഇത് രണ്ടും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. കർമ്മസന്യാസവും കർമ്മയോഗവും നിശ്രേയസത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കർമ്മയോഗം ശ്രേഷ്ഠമെന്ന് പറയുന്നത്? അതാണ് ഇവിടെ സമാനത്തിൽ പറയുന്നത്. എന്താണ് സന്യാസ കർമ്മയോഗസ്ഥ നിശ്രേയസകരോ? സന്യാസവും കർമ്മയോഗവും നിശ്രേയസത്വം നൽകുന്നതാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയുന്നു കർമ്മയോഗം വിശിഷ്ടമാണെന്ന് പറയുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അഭോസി അനാത്മവിത് കർത്തൃയോഹോ സന്യാസ കർമ്മയോഗയോഹോ തദുഭയം ഉച്ചത്. ഇവിടെ ഒരു ആത്മജ്ഞന്റെ കർമ്മ സന്യാസത്തെ കുറിച്ചാണോ പറയുന്നത്, ഒരു അനാത്മജ്ഞന്റെ കർമ്മ സന്യാസത്തെ കുറിച്ചാണോ, അല്ലെങ്കിൽ കർമ്മയോഗത്തെയും കർമ്മസന്യാസത്തെയും കുറിച്ചാണോ? ഇതാണ് സംശയം. ഇനി കിഞ്ചാദോ ആത്മവിത് കർത്തൃയോഹോ സന്യാസ കർമ്മയോഗയോഹോ നിശ്രേയസകരത്വം തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗസ്യ വിശിഷ്ടത്വം ഉച്ചത്. ഇനി ഒരു ആത്മജ്ഞാനിയുടെ സന്യാസവും കർമ്മയോഗത്തെയും, ഒരു ആത്മജ്ഞാനിക്ക് സന്യാസവും കർമ്മയോഗവും നിശ്രേയസത്തെ കൊടുക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം വിശിഷ്ടമാണ് എന്ന് പറയുകയാണോ? യതിവ അനാത്മവിത് കർത്തൃയോഗോ സന്യാസ കർമ്മയോഗയോഹോ തതുപയോഗിച്ചത്. അതോ ഒരാജ്ഞന്റെ കർമ്മയോഗവും കർമ്മസന്യാസവുമാണോ? ഇത് പല പക്ഷങ്ങളും ഇവിടെ എടുത്ത് ചർച്ച ചെയ്യുകയാണ്. ചോദ്യം പല പക്ഷത്ത് നിന്നുകൊണ്ട്, ജ്ഞാനിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അജ്ഞാനിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജ്ഞാനിക്ക് കർമ്മയോഗവും കർമ്മസന്യാസവും ആകാമോ, അത് അജ്ഞാനിക്കാണോ കർമ്മയോഗവും കർമ്മസന്യാസവും ഇങ്ങനെ പല പക്ഷങ്ങളെ കുറിച്ച് എത്തിച്ച് ചിന്തിച്ചതിന് ശേഷം സമാധാനം പറയുന്നു. അത്ര ഉച്ചതേ സമാധാനം പറയുന്നു, ആത്മവിത് കർത്തൃയോഹോ സന്യാസ കർമ്മയോഗയോഹോ സംഭവാത്തയോഹോ നിശ്രേയസകരത്വ വചനം തദീയാച്ച കർമ്മസന്യാസാ കർമ്മയോഗസ്യ വിശിഷ്ടത്വ അഭിധാനം ഇത്യേത ഉഭയം ഉപന്നം. ഒരാത്മജ്ഞാനിയുടെ കർമ്മസന്യാസവും കർമ്മയോഗവും, ഒരു ആത്മജ്ഞാനിയിൽ സന്യാസവും കർമ്മയോഗയോ അസംഭവ, രണ്ടും ഒരു ആത്മജ്ഞാനിൽ സംഭവിക്കത്തില്ല. അത് രണ്ടും നിശ്രേയസത്തെ നൽകുന്നുവെന്ന് പറയുന്നതും എങ്ങനെ ശരിയാകും? തദീയാച്ച കർമ്മസന്യാസാ കർമ്മയോഗസ്യ വിശിഷ്ടത്വ അഭിധാനം, ഒരു ആത്മജ്ഞന്റെ കർമ്മയോഗത്തെക്കാൾ കർമ്മസന്യാസമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഒരാത്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം. ആത്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മയോഗമല്ല കർമ്മസന്യാസമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് യുക്തം തന്നെയാണ്. ഒരാത്മജ്ഞനെ സംബന്ധിച്ച് അത് പറയത്തില്ല. കാരണം അതിന്റെ മറുപടിയുടെ താല്പര്യം ഇതാണ്, അർജുനൻ പറയുന്നു ഇത് രണ്ടും ശ്രേഷ്ഠമാണ്, ഇതിലേത് ചെയ്യണം. ഇവിടെ ഭഗവാൻ മറുപടി പറയുന്നത് കർമ്മയോഗം ചെയ്യാം. അപ്പൊ അത് ആർക്ക് ആരോടത് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്താണത്? ആത്മജ്ഞനല്ല അനാത്മജ്ഞനോട് കർമ്മം ചെയ്യാനും, ഒരു അനാത്മജ്ഞനെ സംബന്ധിച്ച് കർമ്മയോഗവും കർമ്മസന്യാസവും പ്രാപ്തമായി കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ടത് കർമ്മയോഗമാണ്, കർമ്മത്യാഗമല്ല. അതാണ് ഇവിടെ പറയുന്നതെന്നാണ്. ഇതി അനാത്മവിദ കർമ്മസന്യാസ തത്പ്രതികൂലസ്യ കർമാനുഷ്ഠാനലക്ഷണ കർമ്മയോഗ സംഭവേദാം തഥാതയോ നിശ്രേയസകര സൂക്തി കർമ്മയോഗസ്യ കർമ്മസന്യാസാ വിശിഷ്ടാവിധാനം ഇത്യേത ഉഭയം ഉപപദ്യതേ. ഇനി ആത്മജ്ഞാനിയല്ല ഒരുവൻ, അയാളിൽ കർമ്മസന്യാസം, അതിന് പ്രതികൂലമായിട്ടുള്ള കർമാനുഷ്ഠാനം, അതാണ് കർമ്മയോഗം, അത് സംഭവിക്കാമോ എന്നാണ്. അജ്ഞന് അത് സംഭവിക്കത്തില്ല, കർമ്മസന്യാസവും കർമാനുഷ്ഠാനവും സംഭവിക്കത്തില്ല. അപ്പോൾ അത് രണ്ടും നിശ്രേയസകരമാണെന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് സംഭവിക്കുമോ? അത് സംഭവിക്കും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗവും കർമാനുഷ്ഠാനവും നിശ്രേയസത്തെ കൊടുക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഒരു അജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മയോഗവും കർമാനുഷ്ഠാനവും നിശ്രേയസത്തെ കൊടുക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല. പിന്നെ ഈ കർമ്മയോഗവും കർമ്മസന്യാസവും നിശ്രേയസത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ച്? ഭാഷ്യകാരൻ പറയുന്നത് ഒരു അജ്ഞനെ സംബന്ധിച്ച് കർമ്മയോഗം നിശ്രേയസത്തെ കൊടുക്കുന്നു, ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മസന്യാസം നിശ്രേയസത്തെ കൊടുക്കുന്നു. അത് രണ്ടുപേരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നർത്ഥം. ആത്മവിദസ്തു സന്യാസ കർമ്മയോഗയോഹോ അസംഭവാത്തയോഹോ നിശ്രേയസകരത്വ അഭിധാനം കർമ്മസന്യാസാശ്ച കർമ്മയോഗ വിശിഷ്യത ഇതിജ അനുപന്നം. ഇതൊക്കെ പൂർവപക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇനി ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യാൻ പറയുക അല്ലെങ്കിൽ കർമ്മത്തെ സന്യസിക്കാൻ പറയുക, ഇതെങ്ങനെ ശരിയാകും? അതും ശരിയല്ല. ഇങ്ങനെ പല പക്ഷങ്ങളെടുത്ത് പറയുകയാണ്. അത്ര ആ സിദ്ധാന്തം പറയുന്നു. ഇം ആത്മവിദ സന്യാസ കർമ്മയോഗയോ അസംഭവം, നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാ ജ്ഞാനിയിൽ കർമ്മയോഗവും കർമ്മസന്യാസവും സംഭവിക്കത്തില്ലെന്നാണോ ആവോസി അന്യദരസ്യ അസംഭവം, അതായത് രണ്ടിലേതെങ്കിലും ഒന്നും സംഭവിക്കത്തില്ലെന്നാണോ? യഥാ അന്യദരസ്യ അസംഭവത്തതാക്കിയും കർമ്മസന്യാസസ്യോ കർമ്മയോഗസ്യ. ഇനി ഒരു ആത്മജ്ഞാനിക്ക് എന്താ പാടില്ലാത്തത്? കർമ്മയോഗമാണോ കർമ്മസന്യാസമാണോ? അസംഭവേ കാരണം ച വക്തവ്യം. ഇനി ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇതിന് നിങ്ങൾ സമാധാനം പറയണം. ഇത്രയും പറയുമ്പോൾ അത്ര ഉച്ചതേ ഇവിടെ മുതലാണ് സിദ്ധാന്തം. മറ്റു പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ആത്മവിദഹ നിവൃത്ത മിഥ്യാജ്ഞാനത്വാ വിപരീജ്ഞാന മൂലസ്യ കർമ്മയോഗസ്യ അസംഭവസ്യ. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. മറ്റു പല പക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്നു, ഒരു ആത്മജ്ഞാനിക്ക് അയാളുടെ അജ്ഞാനം നശിച്ചതുകൊണ്ട് അജ്ഞാനം കാരണമായിരിക്കുന്ന കർമ്മയോഗം അസംഭവമാണ്. ഇതാണ് ആചാര്യസ്വാമികളുടെ മുഖ്യമായ സിദ്ധാന്തം. എന്താണ്? ആത്മജ്ഞന് കർമ്മയോഗം അസംഭവമാണ്. എന്തുകൊണ്ട്? കർമ്മയോഗത്തിന് കർത്തൃത്വ ബോധം വേണം. കർമ്മത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനമാണ്, അത് നിലനിൽക്കുന്നിടത്തെ കർമ്മയോഗമുള്ളൂ. അതുകൊണ്ട് ആത്മജ്ഞാനിക്ക് കർമ്മയോഗം ഇല്ല. പിന്നെ ആത്മജ്ഞാനം ചെയ്യുന്ന കർമ്മങ്ങളോ അത് കർമ്മമേ അല്ല. ജന്മാദി സർവവിക്രിയാരഹിതത്വേന നിഷ്ക്രിയ ആത്മാനം ആത്മത്വേന യോ വേത്തി തസ്യ ആത്മവിദഃ സമ്യക് ദർശന എന്ന അപാസ്ത മിഥ്യാജ്ഞാനസ്യ നിഷ്ക്രിയ ആത്മസ്വരൂപ അവസ്ഥാനനിഷ്ണം സർവകർമ്മ സന്യാസം ഉക്ത്വാ. ആർക്കാണ് സർവകർമ്മ സന്യാസം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ജന്മാദി സർവവിക്രിയാരഹിതത്വേന നിഷ്ക്രിയം ആത്മാനം ആത്മത്വേന വികാരരഹിതമായിരിക്കുന്ന ആത്മാവിനെ ആത്മത്വേന തന്റെ സ്വരൂപമായിട്ട് ആരാണോ അറിയുന്നത്, തസ്യാത്മവിധ അങ്ങനെയുള്ള ആത്മജ്ഞാനി. സമ്യക് ദർശനേന അപാസ്ത മിഥ്യാജ്ഞാന അയാളുടെ മിഥ്യാജ്ഞാനം ഭ്രമം സമ്യക് ദർശനം കൊണ്ട് നശിച്ചു കഴിഞ്ഞു. നിഷ്ക്രിയാത്മസ്വരൂപ അവസ്ഥാനം, അയാൾ വികാരരഹിതമായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. അവന് സർവകർമ്മസന്യാസം മുക്ത. അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ കർമ്മസന്യാസം വിധിച്ചിരിക്കുന്നത്. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. തദ്വിപരീതസ്യ മിഥ്യാജ്ഞാന മൂല കർത്തൃത്വ അഭിമാനപരസരസ്യ. അജ്ഞാനം കൊണ്ട് താൻ കർത്താവാണ്, ഞാൻ പ്രവൃത്തി ചെയ്യുന്നവനാണെന്ന് അഭിമാനിക്കുന്നവന് സക്രിയ ആത്മസ്വരൂപ അവസ്ഥാന രൂപസ്യ. അവനെന്ത് ചെയ്യുന്നു, തൻ കർമ്മമുണ്ടെന്ന് കരുതുന്നു, തന്റെ സ്വരൂപത്തിൽ കർമ്മം നടക്കുന്നു എന്ന് കരുതുന്നു. അവന് കർമ്മയോഗസ്യ ഇഹശാസ്ത്രേ, അവന് വേണ്ടി ഈ ശാസ്ത്രത്തിൽ കർമ്മയോഗത്തെ തത്ര തത്ര ആത്മസ്വരൂപ നിരൂപണ പ്രദേശേഷോ ആത്മസ്വരൂപത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ സമ്യക് ദർശന മിഥ്യാജ്ഞാനത്താരി വിരോധ. സമ്യക് ജ്ഞാനത്തിന്റെ കാര്യം അജ്ഞാനത്തിന്റെ കാര്യം ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണോ? സമ്യക് ജ്ഞാനത്തിന്റെ കാര്യം എന്ന് പറയുന്നത് സംസാരത്തിൽ നിന്നുള്ള മോചനമാണ്, അജ്ഞാനത്തിന്റെ കാര്യം എന്ന് പറയുന്നത് സംസാര ബന്ധനമാണ്. ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ടെന്താണ് അഭാവ പ്രതിപാദ്യതേ യസ്മാത്. ആ തത്വജ്ഞാനിക്ക് കർമ്മയോഗത്തിന്റെ അഭാവത്തെയാണ് ഇവിടെ വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടിവിടെ സിദ്ധാന്തം പറയുന്ന എന്താണ്, അജ്ഞന് കർമ്മയോഗവും ജ്ഞാനിക്ക് കർമ്മസന്യാസവും. തസ്മാത് ആത്മവിദോ നിവൃത്ത മിഥ്യാജ്ഞാനസ്യ വിപരീയ ജ്ഞാനമൂല കർമ്മയോഗോ എന്ന സംഭവതി. അതുകൊണ്ടൊരു ആത്മജ്ഞന് ഈ ഭ്രമം കൊണ്ടുവരുന്ന ഈ കർമ്മയോഗം ഒരിക്കലും സാധ്യമേ അല്ല. കേഷു കേഷു പുനർ ആത്മസ്വരൂപ നിരൂപണ പ്രദേശേഷു ആത്മവിധ കർമാഭാവ പ്രതിബദ്ധത പറയുന്നു. ഇവിടെയാണ് അങ്ങനെ ഒരു ആത്മജ്ഞന് കർമ്മയോഗത്തെ തേച്ച് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്ര ഉച്ചതി അവിനാശിത തദ്വിധി ഈ ഭാഗത്ത് പറയുന്നു. ഇത് പ്രകൃതി ഏനം വേത്തി ഹന്താരം ഇവിടെയും പറയുന്നുണ്ട്. ആത്മജ്ഞന് കർമ്മമില്ല, വേദാവിനാശിന നിത്യം അവിടെയും പറയുന്നുണ്ട്. ഇത്യാദു തത്ര തത്ര ആത്മവിധ കർമാഭാവ ഉച്ചതി. അതുകൊണ്ട് ആത്മജ്ഞന് കർമ്മമില്ല. ശങ്കരാചാര്യർ കർമ്മത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഈ ഗീതയുടെ ഭാഷ്യത്തിൽ പോലും എന്താണ് അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, ഇവിടെ കർമ്മസന്യാസത്തിനാണ് പ്രാധാന്യം എന്നാണ്. എന്തുകൊണ്ടങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, കാരണം മോക്ഷത്തിന് ഉപകാരിയായിരിക്കുന്നത് എന്നുവെച്ചാൽ മോക്ഷത്തിന് സാക്ഷാത്കാരണമായിരിക്കുന്നത് കർമാനുഷ്ഠാനമല്ല, ആചാര്യസ്വാമികളുടെ സിദ്ധാന്തമനുസരിച്ച് കർമ്മത്യാഗമാണ്. ആ കർമ്മത്യാഗത്തിന് ഉപകരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് കർമ്മയോഗത്തിനിവിടെ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് കർമ്മയോഗത്തിലൂടെ കർമ്മസന്യാസം, കർമ്മസന്യാസത്തിലൂടെ ആത്മജ്ഞാന നിഷ്ഠ, അതുകൊണ്ട് ആത്മജ്ഞാന നിഷ്ഠയിലൂടെ മോക്ഷം, അതുകൊണ്ട് മുഖ്യമായിരിക്കുന്ന മോക്ഷമാണ്. അതിനൊരു ഉപായം എന്നുള്ള നിലയ്ക്ക് ആ മോക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കർമ്മസന്യാസവും ആത്മജ്ഞാന നിഷ്ഠയുമാണ്, മറിച്ച് കർമ്മയോഗമല്ല. ഇതാണിവിടെ ഭാഷ്യകാരൻ തന്റെ അദ്വൈത ഭാഷ്യത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. വലിയ വലിയ ആചാര്യന്മാർ ഈ ഒരു ആശയത്തോട് യോജിക്കാത്തവരുണ്ട്. മറ്റുള്ളവർ പറയുന്ന എന്താണ്, ഇതിന് വിപരീതമായി വരുന്ന അഭിപ്രായം ഇതാണ്, ശങ്കരാചാര്യരുടെ സിദ്ധാന്തം ശരിയല്ല. ഞാൻ പറയുന്നതല്ല, മറ്റാചാര്യന്മാരുടെ അഭിപ്രായം. ഈ കാഴ്ചപ്പാട് ശരിയല്ല. എന്തുകൊണ്ട്? ഗീതയിൽ കർമാനുഷ്ഠാനവും കർമ്മസന്യാസവും ഒന്നു തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കർമാനുഷ്ഠാനം തന്നെയാണ് കർമ്മസന്യാസം. ആ കർമാനുഷ്ഠാനം അസംഗമായി ഈശ്വരാർപ്പണമായി കാമയില്ലാതെ ഫലേച്ഛ കൂടാതെ ചെയ്യുമ്പോൾ ആ കർമാനുഷ്ഠാനം തന്നെ കർമ്മസന്യാസമായി മാറുന്നു. അപ്പോൾ ആ കർമ്മസന്യാസത്തിലൂടെ ജ്ഞാനത്തെ ആർജിച്ച് മോക്ഷം നേടുക. അതുകൊണ്ട് ഗീതയിൽ ഒരു സന്ദർഭത്തിലും കർമാനുഷ്ഠാനത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു കർമ്മസന്യാസത്തെ വിധിക്കുന്നില്ല. അതാണ് പിന്നീട് വന്നിട്ടുള്ള പല ആചാര്യന്മാരും പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത് അങ്ങനെയല്ല. ഗീതയിൽ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു, അതേസമയം കർമ്മത്യാഗത്തെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ആ കർമ്മത്യാഗവും ഒരാൾക്ക് സാധനയായി സ്വീകരിക്കാം. അപ്പോൾ ബാഹ്യമായി കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വന്ന ഒരുവൻ ബാഹ്യമായി കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് അയാൾ കേവലം ജ്ഞാനനിഷ്ഠയിൽ മാത്രം മുഴുകി മോക്ഷത്തെ നേടണം. അതാണ് ഗീതയിൽ പറയുന്ന മുഖ്യമായ സിദ്ധാന്തം. ഇതാണ് ശങ്കരാചാര്യർ പറയുന്നത്, അതാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം വരുന്നത് നമ്മളെ സ്വീകരിക്കും എന്നുള്ളതാണ്. ശങ്കരാചാര്യർ പറയുന്ന അനുസരിച്ച് സ്വീകരിക്കണോ അതോ മറ്റുള്ളവർ പറയുന്നത് സ്വീകരിക്കണം? മറ്റുള്ളവർ പറയുന്നത് കർമ്മസന്യാസം ഒരിടത്തും വരുന്നേ ഇല്ലെന്ന്. അപ്പോൾ അതിന് തന്നെ ഇവിടെ ഉദാഹരണമുണ്ട്. അചരസ്വാമി തന്നെ പറയുന്നു, എന്താണ് കർമ്മയോഗം, കർമ്മയോഗത്തിന് ശേഷം കർമ്മസന്യാസം വരാത്ത ഉദാഹരണമുണ്ട്. അതിനാണ് ജനകന്റെ ഉദാഹരണം പറയും. അവിടെ എന്താണ്, അവിടെ ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്, ബാഹ്യമായി കർമ്മങ്ങൾ ത്യജിക്കേണ്ട സന്ദർഭം വന്നിട്ടും കർമ്മം ത്യജിച്ചില്ല. ത്യജിക്കാത്തതുകൊണ്ട് അവിടെ കർമ്മം തുടർന്നുകൊണ്ടിരുന്നു, പക്ഷെ അത് കർമ്മയോഗമല്ല. ആ കർമാനുഷ്ഠാനം കർമ്മയോഗമല്ല, അതിനെ കർമ്മത്തിന്റെ പട്ടികയിൽ കൂടി അനപ്പെടുത്താൻ പറ്റത്തില്ല. കർമ്മയോഗം എപ്പോഴും ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി വന്ന് ജ്ഞാനം പ്രാപിച്ച ഒരാൾക്ക് പിന്നെ കർമ്മയോഗത്തിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് അതിനെ കർമ്മമായി ഗണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഫലത്തിൽ നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ എന്താണ്, ഈ ശങ്കരാചാര്യരും അവർക്ക് ശേഷം നിഷേധിച്ചവരും എല്ലാം അവസാനം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ, ഒരു സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു. എന്താണ് ആ തത്വജ്ഞാനി ചെയ്യുന്ന കർമ്മം, കർമ്മമല്ലെങ്കിൽ തത്വജ്ഞാനി കർമ്മം ചെയ്യുന്നതായിട്ട് അംഗീകരിക്കാം, കർമ്മം ചെയ്യാത്തതായിട്ടും അംഗീകരിക്കാം. എന്തുകൊണ്ട്? അവിടെ കർത്തൃത്വവും അസംഗതിയും ഉള്ളതുകൊണ്ട് തത്വജ്ഞാനിയിൽ കർമ്മം ഇല്ല. അപ്പോൾ ആ ജ്ഞാനനിഷ്ഠയിലുള്ള കർമ്മം വാസ്തവത്തിൽ കർമ്മമല്ലെങ്കിൽ അത് തന്നെയാണ് കർമ്മസന്യാസം. അപ്പോൾ അങ്ങനെ ഒരു കർമ്മസന്യാസത്തെ അംഗീകരിക്കാം. അപ്പോൾ പരമാർത്ഥത്തിൽ വരുമ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്ന താല്പര്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ കർമ്മ, കേവലമായ കർമ്മമുണ്ട്, അജ്ഞാനിയുടെ കർമ്മമുണ്ട്, പിന്നെ കർമ്മയോഗമുണ്ട്, കർമ്മസന്യാസമുണ്ട്, ജ്ഞാനനിഷ്ഠയുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നു. പിന്നെ സാങ്കേതികമായ ചില കാര്യങ്ങളിൽ പിടിച്ചുള്ള വാദങ്ങളാണ് ഇരു കൂട്ടരും നടത്തുന്നത്. എന്നുവെച്ച കർമ്മയോഗമൊപ്പി ആത്മസ്വരൂപ നിരൂപണ പ്രദേശേഷു തത്ര തത്ര പ്രതിപാദ്യതയവ പറയുന്നു. ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നിടത്തും കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആത്മതത്വജ്ഞാനവും കർമ്മയോഗവും ഒരുമിച്ചാകാമല്ലോ. തദ്യഥ തസ്മാദിദ്ധ്യസ്സു ഭരത അവിടെ പറയുന്നു. ആത്മസ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു നീ കർമ്മം ചെയ്യൂ, സ്വധർമ്മം വിജാപേക്ഷ അവിടെ പറയുന്നു. കർമ്മണ്യേവ അധികാരസ്ഥി അവിടെ കർമ്മം ചെയ്യാൻ പറയുന്നു. അതശ്ശകഥം ആത്മവിധ കർമ്മയോഗസ്യ അസംഭവസ്യ. അതുകൊണ്ട് പിന്നെ ആത്മജ്ഞാനം, കാരണം ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് കർമ്മം അനുഷ്ഠിക്കാനും പറയുന്നു. അതുകൊണ്ട് തത്വജ്ഞാനം കർമ്മങ്ങളില്ല എന്നിങ്ങനെ പറയാൻ പറ്റും? അത്ര ഉച്ചതി സമ്യജ്ഞാന മിഥ്യാജ്ഞാന തത്കാര്യ വിരോധ. മിഥ്യാജ്ഞാനത്തിന്റെ കാര്യവും സമ്യജ്ഞാനത്തിന്റെ കാര്യവും തമ്മിൽ വിരോധമുണ്ട്. എന്താണ്? ജ്ഞാനയോഗേന സംഖ്യാന ഇത്യനേന സംഖ്യാനാം ആത്മതത്വവിദാം അനാത്മവിത് കർത്തൃക കർമ്മയോഗ നിഷ്ഠാധോ നിഷ്ക്രിയാത്മസ്വരൂപ അവസ്ഥാന ലക്ഷണായ ജ്ഞാനയോഗ നിഷ്ഠായ പൃഥക്കരണ. ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് പ്രത്യേകം മൂന്നാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്താണ്, സംഖ്യാനാം ആത്മതത്വവിദാം ആത്മതത്വബോധമുള്ള സംഖ്യന്മാർക്ക് അവിടെ കർമ്മയോഗികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അതാണ് ശങ്കരാചാര്യർ പറയുന്നത് അനാത്മവി കർത്തൃക കർമ്മയോഗ നിഷ്ഠാത. അജ്ഞന്റെ ആ കർമ്മയോഗ നിഷ്ഠയിൽ നിന്നും നിഷ്ക്രിയ ആത്മസ്വരൂപ അവസ്ഥാന ലക്ഷണ ആ നിഷ്ക്രിയമായ ആത്മസ്വരൂപ സ്ഥിതി ആ ജ്ഞാനനിഷ്ഠയെ പൃഥക്കരണാൽ വേർതിരിച്ചിരിക്കുന്നു. ഈ ചർച്ച കൊണ്ട് നമുക്ക് വരുന്ന ഗുണം എന്താണ്? നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായി ധരിക്കാൻ കഴിയുന്നത് എന്താണ്? കേവലമായ കർമാനുഷ്ഠാനം എന്താണ്, അതിൽ നിന്ന് കർമ്മയോഗത്തിലേക്കുള്ള മാറ്റം, അവിടെ നിന്ന് സന്യാസം ഏതെല്ലാം തരത്തിൽ വരാം, അവിടെ എന്താണ് ജ്ഞാനനിഷ്ഠ, ഇതെല്ലാം അവസാനം എങ്ങനെ മോക്ഷത്തിലെത്തിക്കുന്നു, ഇത് ഭിന്ന അധികാരികളിൽ, ഭിന്ന വ്യക്തികളിൽ, ഭിന്ന കാലങ്ങളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ധരിക്കുന്നതിന് നമുക്ക് ഈ ചർച്ച ഉപകരിക്കുന്നു. കൃതകൃത്യത്വേന ആത്മവിധ പ്രയോജനാന്തര അഭാവ. ആത്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കൃതകൃത്യനാണ് പറഞ്ഞു. തസ്യ കാര്യണ വിദ്യതേ, അതുകൊണ്ടെന്താണ്, മറ്റൊരു പ്രയോജനമില്ല. ഒരു പ്രയോജനത്തെ ഉദ്ദേശിച്ച് പിന്നെ കർമ്മയോഗാനുഷ്ഠാനം അവിടെ ആവശ്യമില്ല. തസ്യ കാര്യം ന വിദ്യതയിരി കർത്തവ്യാന്തര അഭാവ വചനാത്, അത് തന്നെ അടുത്ത് പറയും. ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മമണ്ഡലത്തിൽ നിന്നും, വൈദികമായ കർമ്മത്തിന്റെ പിടിയിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുക, അതിനുവേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും ഏതാണോ മനുഷ്യന് ദോഷകരമായി തോന്നുന്നത് അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് ആചാര്യന്മാർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മനുഷ്യൻ മുഴുവൻ ഈ കർമ്മകാണ്ഡത്തിന്റെ പിടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ കർമ്മകാണ്ഡത്തിൽ മുഴുകിയിരുന്ന മനുഷ്യരെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി ആ കർമ്മത്യാഗത്തിന് ആചാര്യസ്വാമികൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തു. അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും മനുഷ്യൻ ഈ കർമ്മഭ്രാന്തിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് അതിന് തത്വജ്ഞാനവുമായി ഒരു ബന്ധമില്ല എന്ന് തർപ്പിച്ചു പറയുന്നു. ന കർമ്മണം ആരാരംഭ സന്യാസസ്തു മഹാബാഹു ദുഃഖമാപ്തം അയോഗ്യത ഇത്യാദിനാച്ച ആത്മജ്ഞാന അംഗത്വന കർമ്മയുഗസ്യ വിധാന. പക്ഷെ ഒരു കാര്യം ഇവിടെ ഭാഷകാരനെ സംബന്ധിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സന്യാസസ്തു മഹാബാഹു ദുഃഖം ആപ്തം അയോഗ്യത. കർമ്മയോഗം കൂടാതെ ഒരിക്കലും കർമ്മസന്യാസം പ്രാപിക്കാൻ സാധ്യമില്ല. ദുഃഖം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് കർമ്മസന്യാസം വേണമോ, അതിനുമുമ്പ് കർമ്മയോഗാനുഷ്ഠാനം കൂടിയേ തീരൂ. അവർ യാതൊരു വിട്ടുവീഴ്ചയും ഭഗവാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് പറയുന്നു, കർമ്മജ്ഞാനത്തിന്റെ അംഗമായി, അതിന്റെ മുഖ്യമായ ഒരു ഭാഗമായിട്ട് കർമ്മയോഗത്തെ ഇവിടെ വിധിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. കർമ്മയോഗ അനുഷ്ഠാനം കൂടാതെ ഒരിക്കലും കർമ്മസന്യാസം സാധ്യമേ അല്ല. ഒരാൾ കർമ്മത്തെ പൂർണ്ണമായും തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ കർമ്മയോഗ അനുഷ്ഠാനം ചെയ്ത് അയാളെ ചിത്തശുദ്ധി വന്ന് വിവേകത്തോടുകൂടിയായിരിക്കും ആ കർമ്മത്യാഗം സംഭവിച്ചിരിക്കുന്നത്. അതിനെ പറയുന്നു, യോഗാരൂഢസ്യ തസീവ ശമകാരണം ഉച്ചതി ആരുരുക്ഷോർ മുനേർ യോഗ കർമ്മ കാരണം ഉച്ചതി. ആരുരുക്ഷമാണെങ്കിൽ അതായത് ഇതുവരെ കർമ്മയോഗം, ഇതിനുശേഷം കർമ്മസന്യാസം, അങ്ങനെ ഏതെങ്കിലും ഒരു ദേശത്തോ ഒരു കാലത്തിലോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റത്തില്ല. നമുക്ക് സന്യാസം സ്വീകരിക്കുന്നതിന് കാലവും ദേശവും സമയവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് സന്യാസം സ്വീകരിക്കാം. അത് സ്വീകരിക്കുന്നതായതുകൊണ്ട് തന്നെ എന്താണ് സന്യാസമല്ല. സന്യാസം എന്ന് പറയുന്നത് എന്താണ്, ത്യജിക്കുന്നതാണ്. നമ്മൾ സന്യാസത്തെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ ഗ്രഹിക്കുന്നത് ഒരിക്കലും സന്യാസമാകത്തില്ല. പിന്നെ എന്താണത് ബാഹ്യമായി ചെയ്യുന്നത്, അത് ബാഹ്യമായ കേവലമായ ഒരു വ്രതാനുഷ്ഠാനത്തെ സ്വീകരിക്കുന്നതാണ്. ഒരു വ്രത അനുഷ്ഠാനമാകുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റും. സന്യാസമാകുമ്പോൾ നേരത്തെ പറഞ്ഞു, സമ്പൂർവക ന്യാസേ നിക്ഷേപാർത്ഥനത് ത്യാഗാർത്ഥനവും നിക്ഷേപാർത്ഥം. സമ്പൂർവമായ നീപൂർവകമായിട്ടുള്ള അസദ്ധാതുവിന് എപ്പോഴും ത്യാഗം എന്നുള്ള അർത്ഥമാണ്, ഒരിക്കലും അതിന് സ്വീകരിക്കുക എന്നുള്ള അർത്ഥം വരുന്നില്ല. അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ്, കർമ്മ സന്യാസം എന്ന് പറയുന്നത് ഒന്നുണ്ട്, പക്ഷെ അതെന്താണ്, കർമ്മയോഗം കടന്നു വരുന്നതാണ്. ആരുരുക്ഷു ആ മാർഗത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ അങ്ങനെ കയറിപ്പോകുമ്പോൾ അവന് സഹായകമായി നിൽക്കുന്നതാണ് കർമ്മം, അതായത് കർമ്മയോഗം. അവൻ അതിൽ ആരൂഢനായി കഴിയുമ്പോൾ, അവന്റെ പുരോഗതി വളരെ മുന്നിലെത്തിക്കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ശമകാരണം ഉച്ചത്, ശമം ത്യാഗം, കർമ്മത്യാഗം അവന് മുക്തിക്ക് കാരണമായി ഭവിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കർമ്മസന്യാസത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കർമ്മസന്യാസം എന്ന് പറയുന്നത് കർമ്മയോഗം കഴിഞ്ഞു വരുന്നതാണ്. അല്ല, കർമ്മയോഗത്തിന് മുമ്പ് കർമ്മസന്യാസമുണ്ട്. നമ്മൾ സാധാരണ സ്വീകരിക്കുന്ന കർമ്മസന്യാസത്തെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന എന്താണ്? വാസ്തവത്തിൽ നമ്മളവിടെ സ്വീകരിക്കുന്നത് സന്യാസം എന്നുള്ള ഒരു വ്രതത്തിലൂടെ കർമ്മയോഗത്തെയാണ് സ്വീകരിക്കുന്നത്. ആ കർമ്മ ത്യാഗത്തെയല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ആ കർമ്മത്യാഗത്തിൽ നമ്മളെ സംബന്ധിച്ച് സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? വൈദികമായ കർമ്മങ്ങളുടെ ത്യാഗം. അത് ആ കർമ്മസന്യാസത്തിൽ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെ വൈദികമായ കർമ്മത്യാഗം ഒരാൾക്ക് സന്യാസത്തിലൂടെ സ്വീകരിക്കേണ്ടി വരുന്ന എപ്പോ? അയാൾ ബാല്യത്തിൽ തന്നെ ഉപനയനം ചെയ്ത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്ക് മാത്രമേ ബാഹ്യമായ സന്യാസത്തിലൂടെ ബാഹ്യമായ കർമ്മങ്ങളെ ത്യജിക്കേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ ഒരു ആചാരത്തിൽ ജന്മനാഥനെ പെട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാഹ്യമായ കർമ്മത്യാഗം എന്നുള്ള സന്യാസത്തിന് യാതൊരു പ്രസക്തിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കർമ്മ സന്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, അയാൾ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അയാൾ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നേ അർത്ഥമുണ്ട്. അല്ലാതെ കർമ്മസന്യാസവും നമ്മൾ സാധാരണ സ്വീകരിക്കുന്ന സന്യാസവുമായിട്ട് ഇന്നത്തെ കാലദേശങ്ങളുമായി ചിന്തിക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ല. ശങ്കരാചാര്യരൂടെ പറയുന്ന സന്യാസവുമായിട്ടും അതിന് യാതൊരു ബന്ധവുമില്ല. അതൊരു വ്രതത്തെ, ഒരു അനുഷ്ഠാനത്തെ, ഒരു സാധനയെ സ്വീകരിക്കുന്നു. അതിൽ മുഖ്യമായി വരുന്നത് കർമ്മയോഗം തന്നെയാണ്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചതുപോലെ ചിന്തിച്ചു കളയരുത്. കർമ്മയോഗം എന്ന് വെച്ചാൽ ഉടൻ നമ്മുടെ മനസ്സിൽ വരുന്നത് സുനാമിക്ക് വീട് വയ്ക്കുന്നതാണ്. അത് മാത്രമല്ല ദ്രവ്യയജ്ഞ, തപോയജ്ഞ, ജ്ഞാനയജ്ഞ, സ്വാധ്യായജ്ഞ, ജ്ഞാനയജ്ഞ, ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. അല്ല, ഒരു കാര്യം ചെയ്യുന്നത് മാത്രം അല്ല കർമ്മയോഗം. ആശുപത്രി കെട്ടുന്നത്, സ്കൂൾ കെട്ടുന്നത് മാത്രമല്ല കർമ്മയോഗം. തപോയജ്ഞം അതും കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. പറഞ്ഞല്ലോ, അവരെ നിയതാഹാര പ്രാണാൻ പ്രാണേഷ് ജുഹതി സർവോപ്യേതേ യജ്ഞവിധോ. ഭഗവാൻ പറയുന്നു, ഇതുവരെ ഞാനിവിടെ ചർച്ച ചെയ്ത എല്ലാവരും യജ്ഞവിത്തുക്കളാണ്. യജ്ഞം എന്ന് വെച്ചാൽ കർമ്മയോഗം, കർമ്മയോഗത്തെ അറിയുന്നവരാണ്. ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു വ്യക്തിയിൽ കൂടിച്ചേർന്നോ ഇരിക്കാം. ഇവിടെ പറയുന്ന തത്വജ്ഞാന നിഷ്ഠയും കർമ്മയോഗവും കൂടി ഇരിക്കുകയില്ല. പക്ഷേ ഈ പലതരത്തിലുള്ള കർമ്മയോഗങ്ങൾ ഒരാളിൽ ഒരുമിച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം കർമ്മയോഗത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നതായിട്ട്, അതെങ്ങനെയാണ്? അധികാര ഭേദമനുസരിച്ച് ചില വ്യക്തികൾ ഇതെല്ലാം ഒരുമിച്ച് കാണാം കർമ്മയോഗമായിട്ട്, ചില വ്യക്തികൾ ഇത് ഏതെങ്കിലും ഒന്ന് കാണാം കർമ്മയോഗമായിട്ട്. ഇതെല്ലാം കൂടെയാണ് ഇവിടെ കർമ്മയോഗം. സർവേപ്യേതു, ഇത് മുഴുവനും കർമ്മ യോഗമാണ്. ആ കർമ്മയോഗം ഇവിടെ പറയുന്ന ആർക്ക്? ആര്യരക്ഷോർ. അതാണ് ഇവിടെ പറയുന്നത്, ആര്യരക്ഷോർ. ആര്യരക്ഷോർ ആ സാധനാമാർഗത്തിൽ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നവനാണ് ആര്യരക്ഷോ എന്ന് പറയുന്നത്. കയറിക്കൊണ്ടിരിക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മയോഗം കാരണമായിരിക്കുന്നു. അതേസമയം അങ്ങെത്തിക്കഴിഞ്ഞാൽ ഇവിടെ സമകാരണം ചെയ്ത് വീണ്ടും അവന് കർമാനുഷ്ഠാനം കർത്തവ്യമായി ശേഷിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്നതുപോലെ ഇതിജ ശരീരസ്ഥിതി കാരണ അതിരിക്തസ്യ കർമ്മണോ നിവാരണ. വാ ജ്ഞാനനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ആ അവനെയാണ് പറയുന്നത് എന്താണ്? പരമഹംസ പരിവ്രാജകൻ എന്നും മറ്റും പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ശരീരസ്ഥിതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഒഴികെയുള്ള കർമ്മങ്ങൾ അവിടെ കാണുന്നില്ല. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യീത തത്വവി ഇത്യനേന ച ശരീരസ്ഥിതി മാത്ര പ്രയുക്തേഷുവി ദർശന ശ്രവണ കർമ്മ സു ആത്മയാഥാത്മ്യവിദ കരോമീതി പ്രത്യസ്യ സമാഹിത ചേത സ്തയാ സദാ അകർത്തവ്യത്വോപദേശ. ഇനി അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പൊ ശങ്കരാചാര്യ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം എന്താണ്? ലോകസംഗ്രഹമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതിനല്ല, അതും കൂടെ ഉപേക്ഷിച്ചിട്ടിരിക്കുക. പറയുന്ന എന്താണ്? ശരീരസ്ഥിതി മാത്ര പ്രയുക്തേഷുവി, ഈ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമുള്ള കർമ്മങ്ങൾ എന്ത്? അതെന്താണ്? ദർശന ശ്രവണാദി കർമ്മസു. ശരീരം നിലനിൽക്കുമ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കാണുന്നു, കേൾക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു തുടങ്ങിയ പ്രവൃത്തികളും മാത്രം. ആത്മയാഥാത്മ്യവിദഹ, അവൻ തത്വജ്ഞനാണ്. അവനും എന്താണ്, കരോമീതി പ്രത്യേശ്യ, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഭാഗം വരുന്നില്ല, ഒരു തോന്നൽ മനസ്സിൽ വരുന്നില്ല. സമാഹിത ചേതഹത്തയ, അവന്റെ മനസ്സ് ആത്മനിഷ്ഠമാണ്, സമാഹിതമാണ്, ആത്മാവിൽ ഏകാഗ്രമാണ്. അതുകൊണ്ട് സദാ അകർത്തവ്യത്വോപദേശ, അവനിൽ സദാ അകർത്തവ്യ ഭാവനയാണ് നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. ആത്മതത്വവിദ സമ്യക് ദർശന വിരുദ്ധോ മിഥ്യാജ്ഞാന ഹേതു കർമ്മയോഗ സ്വപ്നേപി ന സംഭാവയിതും ശക്യതേ യസ്മാ. അതുകൊണ്ട് തന്റെ സിദ്ധാന്തത്തെ ഉറപ്പിക്കുകയാണ്. അതിന് ആണ് പറയുന്നത് സിദ്ധാന്ത സ്ഥാപന ദുരാഗ്രഹ വ്യഗ്രത എന്ന് ശങ്കരാചാര്യരെ കുറിച്ച് വിമർശിക്കുന്നവരും, സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനുള്ള ദുരാഗ്രഹം കൊണ്ടുവരുന്ന ഒരു വ്യഗ്രത എന്താണ്. ആത്മതത്വവിദ, ആത്മതത്വജ്ഞാനിക്ക് സമ്യക് ദർശന വിരുദ്ധോ, സമ്യക് ദർശനത്തിന് വിരുദ്ധമായി വരുന്ന അതും മിഥ്യാജ്ഞാന ഹേതുകം, മിഥ്യാജ്ഞാനത്തിന് മിഥ്യാജ്ഞാനം കാരണമായിട്ടുള്ളതുമായ കർമ്മയോഗ, കർമ്മയോഗ സ്വപ്നേവി സ്വപ്നത്തിൽ കൂടി എന്ന സംഭാവീതും ശക്തിയെ കൽപ്പിക്കാൻ സാധ്യമേ അല്ല. യസ്മാത് തസ്മാത് അനാത്മവിത് കർത്തികയോ രേഖ സന്യാസ കർമ്മയോഗയോ നിശ്രേയസ കരുത്തു വചനം. അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ചാണ് ഉള്ള സന്യാസവും കർമ്മയോഗവും. അതാണ് ഇവിടുത്തെ ചർച്ചാവിഷയം. കാരണം ഇവിടെ അർജുനന്റെ ഒരു ചോദ്യം അദ്വൈതപരമായി വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാന്റെ സമാധാനവും. അത് ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേർത്ത് വ്യാഖ്യാനിക്കേണ്ടി വന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായി പറയുന്നത്. എന്താണ് സന്യാസ കർമ്മയോഗയോഹോ നിശ്രേയസ കരുത്തു. കാരണം അർജുനൻ ഇവിടെ ചാടിക്കേറി അങ്ങ് പറഞ്ഞു, എന്താണ് സന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷത്തെ കൊടുക്കും. അപ്പോഴാ ചോദ്യം വരുന്നത്, ഇതാരെ സംബന്ധിച്ച് പറഞ്ഞു, അജ്ഞനെ സംബന്ധിച്ച് പറഞ്ഞു അതോ ഞാനീ സംബന്ധിച്ച് പറഞ്ഞു? അതാണ് നേരത്തെ പല പക്ഷങ്ങളും ഇവിടെ ഉന്നയിച്ചത്. അജ്ഞനെ സംബന്ധിച്ചും പറയാൻ വയ്യോ, ഞാനീ സംബന്ധിച്ചും പറയാൻ വയ്യോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. അതിനെ എന്തു ചെയ്യുന്നു ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുകയാണ്. തദീയാശ കർമ്മസന്യാസ പൂർവോക്ത ആത്മവിത് കർത്തൃക സർവകർമ്മസന്യാസ വിലക്ഷണാ സത്യേവ കർത്തൃത്വ വിജ്ഞാനി കർമ്മ ഏകദേശ വിഷയാദി കർമ്മ ഏകദേശ വിഷയാദ് ഏമ നിയമാദി സഹതത്വേന ച ദുരനുഷ്ഠേയത്വ സുകരത്വേന ച കർമ്മയോഗസ്യ വിശിഷ്ടത്വ അഭിധാനം ഇത്യേവം പ്രതിവചന വാക്യാർത്ഥ നിരൂപണേനാപി പൂർവോക്ത പ്രഷ്ടുരഭിപ്രായോ നിശ്ചയത ഇതി സ്ഥിതം. അതുകൊണ്ടെന്താണ്, അനാത്മവിത് കർത്തൃകയോഹ സന്യാസ കർമ്മയോഗയോഹോ നിശ്രേയസകരത്വ. അപ്പൊ അർജുനൻ പറഞ്ഞ എന്താണ്, സന്യാസവും കർമ്മയോഗവും മോക്ഷത്വ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഒരു അജ്ഞനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ കർമ്മയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മയോഗത്തിലൂടെ അവന് ചിത്തശുദ്ധി വന്ന് അവസാനം കർമ്മസന്യാസം മോക്ഷത്തെ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ക്രമേണ അല്ല, നേരിട്ടല്ല. തദീയാസ കർമ്മസന്യാസ, ഈ അജ്ഞന്റെ കർമ്മസന്യാസമാണെങ്കിലോ പൂർവോക്ത ആത്മവിത് കർത്തൃക സർവകർമ്മസന്യാസ വിലക്ഷണ. അവന്റെ കർമ്മസന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനിയുടെ കർമ്മസന്യാസമല്ല, അതിൽ നിന്നും ഭിന്നമാണ്. സത്യേവ കർത്തൃത്വ വിജ്ഞാനെ കർമ്മ ഏകദേശ വിഷയ, അവന്റെ സന്യാസം എന്ന് പറയുന്നത് അവന് കർത്തൃത്വ ബോധമുള്ളതുകൊണ്ട് അത് പൂർണ്ണമല്ല. യമനിയമാദി സഹതത്വേനച്ച, യമനിയമാദി സഹിതമാണ്. ദുരനുഷ്ഠേയത്വം, അത് അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കർമ്മയോഗം സാധ്യമല്ല. സുകരത്വേനച്ച കർമ്മയോഗസ്യ, അതേസമയം അവനെ സംബന്ധിച്ചിടത്തോളം സുകരമായിരിക്കുന്ന എന്താണ്, കർമ്മയോഗമാണ്. അത് വിശിഷ്ടത്വ അഭിധാനം. അതുകൊണ്ട് ആ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗം ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യമനിയമാദികളോടുകൂടിയിരിക്കുന്ന കർത്തൃത്വ ബോധത്തോടുകൂടിയിരിക്കുന്ന അവനൊരിക്കലും കർമ്മസന്യാസ സർവകർമ്മസന്യാസ സാധ്യമല്ല. ഇത്യവം പ്രതിവചന വാക്യാർത്ഥ നിരൂപണേനാവും, ഭഗവാന്റെ സമാധാനത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും പൂർവോക്ത പ്രഷ്ടുരഭിപ്രായവും നിശ്ചയതേ, ചോദ്യകർത്താവിന്റെ താല്പര്യം ഇതാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ എന്താ ഇവിടെ അവസാനമായി ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇവിടെ അർജുനൻ പറഞ്ഞു, കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷത്തെ കൊടുക്കും അങ്ങ് പറഞ്ഞു എന്ന് അർജുനൻ പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് ഭാഷ്യകാരൻ പറയുന്നത്, അജ്ഞന് കർമ്മയോഗവും വിജ്ഞന് കർമ്മസന്യാസവും മോക്ഷത്തെ കൊടുക്കും. അതും അജ്ഞന് മോക്ഷത്തെ കൊടുക്കുന്നത് അത് പരമ്പരയായിട്ട് ജ്ഞാനിക്കാണ് അർജുനൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുകയാണ്. അത് അവിടെ അവസാനിക്കുന്നില്ല, അതിന് കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. ശിഷ്യത്തെ ഓം.